ഇവിടെ സംഖ്യന്മാർ പറയുന്നത് അശബ്ദം അസ്പർശം അരൂപമവ്യയം തഥാരസം നിത്യ അഗന്ധവച്ചയ അനാദ്യനന്ദം മഹത പരം ധ്രുവം നിശ്ചായതം മൃത്യുമുഖാത് പ്രമുച്യതേ. ഇവിടെ പറയുന്ന പ്രധാനത്തെയാണെന്നാണ് സിദ്ധാന്തി പറയുന്നത്. ബ്രഹ്മത്തെയാണ് എന്തുകൊണ്ട് പറയുന്നു? പ്രധാനത്തിന്റെ സാമ്യാവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ ശബ്ദാതിരഹിതമായ അവസ്ഥയാണ്. അതിന് സമാനം പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ എന്താണ് നിശ്ചായ തം മൃത്യുമുഖാ പ്രമുച്ചതേ എന്ന് പറഞ്ഞു. അതിനെ അറിഞ്ഞിട്ട് സാക്ഷാത്കരിക്കണമെന്ന് പറഞ്ഞത് ബ്രഹ്മത്തെയാണല്ലാതെ പ്രധാനത്തെ അല്ല. അത് പറയുന്ന ഒന്നാണ് പ്രാജ്ഞസ്നേഹി പ്രകരണം. ഇതെന്നും വർത്തതി ഇവിടെ ചർച്ച ചെയ്യുന്ന കഠോപനിഷത്തിൽ പ്രാജ്ഞനെ കുറിച്ചാണ്, അല്ലാതെ പ്രകൃതിയെ കുറിച്ചല്ല. പുരുഷാന്ന പരം കിഞ്ച് സ കാഷ്ട സ പരാഗതി ഏഷ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശത്തെ. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ ഇവിടെ പ്രധാനത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, പുരുഷനെ കുറിച്ചാണ്. തച്ഛേദ് വാങ് മനസ്സി പ്രജ്ഞഹിതിച്ച തജ്ഞാനായ ഏവ വാഗാദി സംയമസ് വിഹിതത്വ ഇതെല്ലാം വിശദീകരിച്ചാണ്. മനസ്സി പ്രജ്ഞ ഇവിടെയെല്ലാം എന്താണ്? പുരുഷജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് വാക്സംയമനും മറ്റും വിധിച്ചിരിക്കുന്നത്. മൃത്യുമുഖ പ്രമോക്ഷണ ഫലത്വാച്ച് മൃത്യുമുഖ പ്രമോക്ഷണം, മൃത്യുവിന്റെ മുഖത്തിൽ നിന്ന് രക്ഷപ്പെടുക, അതും പുരുഷജ്ഞാനം കൊണ്ടേ സാധ്യമാവൂ, പ്രധാനത്തിന്റെ ജ്ഞാനം കൊണ്ട് സാധ്യമല്ല. നഹി പ്രധാന മാത്രം നിശ്ചയ മൃത്യുമുഖ പ്രമിച്ച രീതി സംഖ്യരിഷ്യത. സംഖ്യന്മാരങ്ങനെ പറയുന്നില്ല, പ്രധാനത്തെ അല്ലെങ്കിൽ പ്രകൃതിയെ സാക്ഷാത്കരിച്ചാൽ സംസാരത്തിൽ നിന്ന് മോചിക്കാം എന്നിവർ പറയുന്നുണ്ട്. പ്രധാന മാത്രം നിശ്ചയ പ്രധാനത്തെ മാത്രം അവർ പറയുന്നത് പ്രകൃതി പുരുഷ വിവേകമെന്നാണ്, അല്ലാതെ പ്രധാന ജ്ഞാനമൊന്നല്ല. പുരുഷനെ പ്രകൃതിയിൽ നിന്ന് വിവേചിച്ചറിയുക, അല്ലാതെ പ്രധാന ജ്ഞാനം കൊണ്ട് മൃത്യുമുഖാക്രമിച്ചേരി സാങ്കേരിഷ്യത്തെ അസംഖ്യന്മാർ സ്വീകരിക്കുന്നില്ല. ചേതനാത്മവിജ്ഞാനാധിയും മൃത്യുമുഖാക്രമിച്ചേരി തേശം അഭ്യൂമ. അവർ പറയുന്ന എന്താണ്? ചേതനാത്മവിജ്ഞാനം പുരുഷ ചേതനാത്മാ പുരുഷ പുരുഷവിജ്ഞാനം കൊണ്ട് മുക്തി അതാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. സർവേഷു വേദാന്തേഷു പ്രാജ്ഞസ്യവാത്മനോ അശബ്ദാദി ധർമ്മത്വം അഭിലപ്യതേ. ഇവിടെയാണെങ്കിലോ എല്ലാ ഉപനിഷത്തുകളിലും വേദാന്തങ്ങളിലും ഉപനിഷത്തുകളിലും പ്രാജ്ഞനെയാണ് അശബ്ദം അസ്പർശം അരൂപം എന്നിങ്ങനെ പറയുന്നത്. ആ ശബ്ദങ്ങളിൽ പറഞ്ഞില്ലെങ്കിലും ശബ്ദാതിരഹിതമായി സർവത്ര നിർദ്ദേശിച്ചിരിക്കുന്നത് ആത്മാവിനെയാണ്, അല്ലാതെ പ്രകൃതിയല്ല. തസ്മാ പ്രധാന സ്യത്രജ്ഞേയത്വം അവ്യക്തശബ്ദം നിർദ്ദിഷ്ടത്വം. അതുകൊണ്ടിവിടെ കഠോപനിഷത്തിൽ ജ്ഞേയമായി പറഞ്ഞിരിക്കുന്ന പ്രധാനത്തെ അല്ല അവ്യക്ത ശബ്ദം കൊണ്ട് പറഞ്ഞതും അതിനെയല്ല. അതാണ് സിദ്ധാന്തമായി പറഞ്ഞത് വദതീതി ചേർന്ന. ഇവിടെ പ്രധാനത്തെ പറയുന്നു എന്നാണെങ്കിൽ എവിടെ കടുവംശത്തിൽ നിഷേധിക്കുന്നു. പ്രകരണാത്, പ്രകരണം പരിശോധിച്ചു നോക്കുക. പ്രാജ്ഞോഹി, പ്രാജ്ഞനെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി അതിനെ വിശദീകരിക്കുന്നു. കഠോപനിഷത്തിലെ എല്ലാ വിഷയങ്ങളും എടുത്ത് വിശദീകരിക്കുകയാണ്. ഇത്രയാണമേവ ഏവം ഉപന്യാസ പ്രശ്നശ്ച ഇതശ്ച എന്ന പ്രധാനസ്യ അവ്യക്ത ശബ്ദവാചിത്വം. ഇനി പറയാൻ പോകുന്ന യുക്തികളെ കൊണ്ടും പ്രധാനം ആണ് അവ്യക്ത ശബ്ദത്തിന്റെ അർത്ഥം. പ്രധാനമാണ് ജ്ഞേയം എന്ന് പറയാൻ കഴിയില്ല, പുരുഷനാണ് എന്നർത്ഥം. ഈ തസ്റ്റ് എന്ന പ്രധാനസ്യ അവ്യക്ത ശബ്ദവാച്യത്വം, പ്രധാനം അവ്യക്ത ശബ്ദത്തിന്റെ അർത്ഥമല്ല, ജ്ഞേയവുമല്ല. യസ്മാ ത്രയാണമേവ പദാർത്ഥാനം അഗ്നി ജീവ പരമാത്മാനം അസ്മിൻ ഗ്രന്ഥേ കഠവല്ലീഷു വരപ്രധാന സാമർഥ്യാത് വക്തവ്യതയാ ഉപന്യാസോ ദൃശ്യത്തെ. ഇവിടെ കഠവല്ലിയിൽ യമദേവൻ മൂന്ന് വരമാണ് കൊടുക്കുന്നത്. ആ മൂന്ന് വരത്തിന്റെ മൂന്ന് വിഷയമാണ്. അതിൽ ഒന്ന് അഗ്നിവിദ്യ, അതിന് സന്തോഷം കൊണ്ട് കൊടുക്കുന്നതാണ്. ജീവ അവിടെ ചോദിക്കുന്നുണ്ട്, എന്താണ് സ്വർഗത്തെക്കുറിച്ചെല്ലാം ചോദിക്കുന്നുണ്ട്. പിന്നീട് ജീവനെക്കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച്. അതിൽ ഇവിടെ മൂന്നെന്ന് പറയുന്ന അവസാനം പറയും. ഒന്നെന്താണോ പിതാവിൻ്റെ സൗമനസ്യം, രണ്ടാമത് അഗ്നിവിദ്യ, മൂന്നാമത് പരമാത്മവിദ്യ, അങ്ങനെ മൂന്ന്. അതൊടുവിൽ പറയും ത്രയാണമേവ പദാർത്ഥാനാം, മൂന്ന് വസ്തുക്കളെയാണ്, പദാർത്ഥങ്ങളെയാണ്, അഗ്നി ജീവ പരമാത്മനാം. ഒന്ന് അഗ്നിവിദ്യ, ഒന്ന് ജീവൻ, പിന്നെ പരമാത്മാ. ജീവൻ പരമാത്മാവെന്ന് ഒന്നിനെ തന്നെ പറയുന്നു എന്ന് അടുത്ത് വിശദീകരിക്കും. അസ്മിൻ ഗ്രന്ഥി കഠവല്ലീഷു, കഠവല്ലികളിൽ വരപ്രധാന സാമർഥ്യ, വരപ്രധാനം കൊണ്ട് ആ ഏതെല്ലാം വരങ്ങൾ നൽകി വരാണാം ഈശ വരസ്തൃതീയ. പിന്നെ ലോകാദിം അഗ്നിമിതമുവാച തസ്മൈയ ഇഷ്ടകയാവ തീർവ യഥാവ സജാവിത പ്രത്യവത യഥോക്തം എന്നെല്ലാം അവിടെ പറയുന്നുണ്ട് അഗ്നിവിദ്യയെക്കുറിച്ച്. പിന്നെ ഏയം പ്രേത്യ വിചികിത്സ വിചികിത്സ മനുഷ്യ അസ്ഥിതിയുകയും നായം അസ്ഥിതി ചെയ്യുകയും, അങ്ങനെ ജീവ ആത്മവിഷയമായിട്ട് ചോദിക്കുന്നു. അന്യത്ര ധർമാത് അന്യത്ര അധർമാ അന്യത്ര അസ്മാത് കൃത അകൃതാത് അന്യത്ര ഭൂതാസ് ഭവ്യാസ് വദതി പശ്യതി തദ്വത. ഇങ്ങനെ ബ്രഹ്മവിഷയമായിട്ട് ഈ മൂന്ന് തരത്തിൽ, എന്നിട്ട് അവസാനം പറയുന്നു യേശ വരാണാം യേശ വരസ്തൃതിയ. ഇതാണ് മൂന്നാമത്തെ ഓരോന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് കഠവല്ലികളിൽ വരപ്രധാന സമൃദ്ധിയ, ആ വരപ്രധാന വരം നൽകുന്ന അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ വക്തവ്യതയ ഉപന്യാസോ ദൃശ്യതി. മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയാനായി വിശദീകരിക്കുന്നത്. നചികേതസ്സിന് ഉപദേശിക്കാനായി യമദേവൻ വിശദീകരിക്കുന്നത് സദ്വിഷയെ വെച്ച പ്രശ്ന. അതിനെ സംബന്ധിച്ചാണ് ചോദ്യങ്ങളും, ചോദ്യങ്ങൾക്കനുസരിച്ചാണല്ലോ മറുപടി. നാഥോ അന്യസ്യ പ്രശ്ന ഉപന്യാസോ, അതിനപ്പുറം മറ്റൊന്നിനെ കുറിച്ചോ പ്രധാനത്തെക്കുറിച്ചോ പ്രധാനം പ്രകൃതി തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചൊന്നും ചോദ്യമില്ല, വിശദീകരണവുമില്ല. ആണ് നാഥോ അന്യസ്യ, അതിൽ നിന്ന് അന്യമായ മറ്റൊന്നിനെ കുറിച്ച് പ്രശ്ന ഉപന്യാസമോ അസ്തി, ചോദ്യമോ ഉപന്യാസം വിശദീകരണങ്ങളോ ഇല്ല. തത്രതാവ് സത്വം അഗ്നി സ്വർഗ്യം അധ്യേഷി മൃത്യു പ്രബ്രൂഹിതം ശ്രദ്ധാനായ മഹ്യം. അവിടെ തുടക്കത്തിൽ സത്വം അഗ്നി സ്വർഗ്യം അധ്യേഷി മൃത്യു, അവിടെ ഒന്ന് അഗ്നിയെക്കുറിച്ച് ചോദിക്കുന്നു. അഗ്നി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയും ലോകഹേതുർ ലോകഹേതു വിരാട്, വിരാട് ആത്മന ഉപാസ്യത്വ ലോകാദി ചിത്യോ അഗ്നി തം മൃത്യുരുവാച നചികേതസേ. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ഹേതുവായിരിക്കുന്ന വിരാട്, ആ വിരാട് അഗ്നിയെ വിരാടായി ഉപാസിക്കണമെന്നാണ് എൻ്റെ താല്പര്യം. അഗ്നിവിദ്യ എന്ന് പറയുന്ന ഇതിലൂടെ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ പറയുന്നത് ലോകാദിം അഗ്നിം തഹുവാച തസ്മൈ യാ ഇഷ്ടക വ്യാപതീർവാ യഥാവാ. അഗ്നിജനം എന്ന് പറയുന്നത് വേദിയിൽ പ്രത്യേകാകൃതിയിൽ ഇഷ്ടിക അടുക്കി വയ്ക്കുന്ന, അപ്പോൾ അതിൻ്റെ ക്രമങ്ങളും അളവും സംഖ്യയും എല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇവിടെ വെറുതും വെറും ഇഷ്ടിക എടുക്കുക എന്നുള്ളതല്ല, അഗ്നിയെ ആ വിദ്യയെ അവിടെയുള്ള അഗ്നിയെ വിരാട് ആയിട്ട് ഉപാസിക്കുക, അതാണ് അവിടെ ഉപദേശിച്ചത്. അല്ല സാധാരണ അഗ്നിയെക്കുറിച്ചുമല്ല. അഗ്നി എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അഗ്നി വിദ്യ എന്ന് പറയുന്ന യാഗത്തിന്റെ ഭാഗമായി വരുന്ന അഗ്നി ചയനം എന്നറിയപ്പെടുന്ന കാര്യത്തെയാണ് അവിടെ പറയുന്നത്. അത് അഗ്നി ആധാനം വരെ അത് പെടും. വേദിയിൽ ഇഷ്ടികയെല്ലാം അടുക്കി വെച്ച അവസാനം അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ. അപ്പം അവിടെ അതിൽ കർമ്മത്തിൽ ബൃഹദാരണ്യത്തിൽ ഇങ്ങനെയാണ് അശ്വമേധത്തിനെ ഉപാസിക്കുന്നത് പോലെ, ഇവിടെയും അഗ്നിവിദ്യയെ വിരാട് ആയി ഉപാസിക്കുന്നതിന് വേണ്ടി ഉപദേശിച്ചതാണ്. അതാണ് സത്വം അഗ്നിയും സ്വർഗ്യം അധ്യേഷി മൃത്യു അല്ലയോ മൃത്യുദേവ, അങ്ങ് ആ സ്വർഗപ്രാപ്തിക്ക് ഹേതുവായിരിക്കുന്ന അഗ്നിവിദ്യ എനിക്ക് ഉപാസിക്കുന്നു. അഗ്നിവിദ്യ എന്ന് പറയുമ്പോൾ അഗ്നി ഉപാസന. എന്തിന് പ്രബ്രോഹിതം ശ്രദ്ധാനായ മഹ്യം, ഞാൻ വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധയോടുകൂടി അത് കേൾക്കാൻ തയ്യാറാണോ, വളരെ ആഗ്രഹത്തോടുകൂടിയാണ് അത് ചോദിക്കുന്നത്, അതെനിക്ക് ഉപദേശിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത്തി അഗ്നിവിഷയ പ്രശ്ന ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ അല്ല അതൊരു ചോദ്യം. അടുത്ത് ഏയം പ്രേതെ വിചികിത്സ മനുഷ്യേ അസ്ഥി തേകേ നയം അസ്ഥീതി തേകേ യഥദ്വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം വരാണാം ഏഷ വരസ്തൃതീയ. ഇനി ആദ്യം പിതാവിൻ്റെ തിരിച്ച് എന്നെ കാണുമ്പോൾ പിതാവ് കോപിക്കരുത്, അനുവാദമില്ലാതെ യമലോകത്തിലേക്ക് പോയവനെന്ന് പറഞ്ഞ് വഴക്ക് പറയരുത്. പിതാവ് പിന്നെ പിതാവിനവിടെ പിന്നെ കാണാത്തതുകൊണ്ട് പ്രയാസം ഉണ്ടാകരുത്. സോമനസ്യം, പിതാവിൻ്റെ നല്ല മനസ്സ്, അതാണ് ആദ്യം ചോദിക്കുന്നത്. രണ്ടാമത് അഗ്നി. മൂന്നാമത് മനുഷ്യനെ സംബന്ധിച്ച് വിചികിത്സ, ഇങ്ങനൊരു സംശയമുണ്ട്, എന്താണ് അസ്ഥി തേകേ പ്രേതേ, മരിച്ചു കഴിഞ്ഞാൽ അസ്ഥി തേകേ ഉണ്ടെന്ന് ചിലർ പറയുന്നു, നയം അസ്ഥിതി തേക്ക് ഇല്ല എന്ന് മറ്റു ചിലർ പറയുന്നു. ഏതദ്വിദ്യാം അനുശിഷ്ട ത്വയാഹം അനുശിഷ്ട, അങ്ങയാൽ ഞാനത് അനുശാസിക്കപ്പെടട്ടെ എന്ന് വെച്ചാൽ അങ്ങ് എന്നെ ഉപദേശിച്ചാലും. യേശു വരാണം തൃതീയ, ഇത് മൂന്നാമത്തെ വരമാണ്. ഇത് ജീവവിഷയ പ്രശ്നം, ഇത് മൂന്നാമത്തെ ജീവനെ സംബന്ധിച്ചുള്ള പ്രശ്നം. ഇവിടെ ഭാഷകാരൻ ഒരേ ഒരു പ്രശ്നത്തെ തന്നെ, ഒരു ചോദ്യത്തിൽ തന്നെ ഇവിടെ ആദ്യം രണ്ടായി വിഭജിക്കുന്നു, ഒന്ന് ജീവനെ സംബന്ധിച്ച്, പരമാത്മാവിനെ സംബന്ധിച്ച്. അവസാനം പറയും ഇതൊരു ചോദ്യം തന്നെ എന്നും പറയും. ഇനി അടുത്തെന്താണ്? അന്യത്ര ധർമാത് അന്യത്ര അധർമാത് അന്യത്യ അന്യത്ര അസ്മാത് കൃതാകൃതാത് അന്യത്ര ഭൂതാസ്ത ഭവ്യാസ്ത യത്തത് പശ്യസി തദ്വത. ധർമ്മത്തിനും അധർമ്മത്തിനും ഉപരിയായിരിക്കുന്നത്, കൃതാകൃതങ്ങൾക്ക് ഉപരിയായിരിക്കുന്നത് എല്ലാം നമ്മൾ വിശദീകരിച്ചാണ്. ഭൂതഭാവികൾക്ക് ഉപരിയായിരിക്കുന്ന എന്താണോ അത് ഉപദേശിക്കണം. യത് തത് പശ്യസി തത്വത്, അങ്ങെന്താണോ അങ്ങനെ അറിയുന്നത്, അങ്ങനെ ഒരു തത്വത്തെ അങ്ങേക്കറിയാൻ അതെനിക്ക് ഉപദേശിക്കണമെന്നാണ്. ഇത് ഈ പരമാത്മവിഷയ പ്രതിവേചനം, ഇത് പരമാത്മവിഷയ, ഇത് പരമാത്മാവിനെ സംബന്ധിച്ച്. ഒന്ന് അഗ്നിവാസിനെ സംബന്ധിച്ച്, രണ്ടാമത് ജീവവിഷയമായി ജീവനെ സംബന്ധിച്ച്, മൂന്നാമത് പരമാത്മാവിനെ സംബന്ധിച്ച്. അങ്ങനെ മൂന്ന് ചോദ്യമേ ഇവിടെ ഉള്ളൂ, മറിച്ച് പ്രധാനത്തെ സംബന്ധിച്ച്, പ്രകൃതിയെ സംബന്ധിച്ച് ഒരു ചോദ്യം ഇല്ല. പ്രതിവചനമപി, സമാധാനം പറയുന്നത് എങ്ങനെ? ലോകാദിം അഗ്നിം തമുവാച തസ്മൈ കായിഷ്ഠക യാവതീർവാ യഥാവ. പിന്നീട് പറയുന്നു, ലോകാദി ആയ അഗ്നി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് വിരാടിനെ, അഗ്നി വിരാട്ടായിട്ട് ഉപാസിക്കുന്നു. ലോകാദിയായിരിക്കുന്ന വിരാടാണ്, വിരാട് പുരുഷനാണ്. അതിന്റെ ഭാഗമായി അഗ്നിവിദ്യയെക്കുറിച്ച് പറഞ്ഞു, അഗ്നിവിദ്യയുടെ ഭാഗമായി അഗ്നി ചയനത്തെക്കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് അവിടെ ഇഷ്ടികകളെല്ലാം എടുക്കേണ്ടത്, മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതാണ് തസ്മൈ ഇഷ്ടക യാവതീർവ യഥാവ, അതിന്റെ അളവും മറ്റും പറഞ്ഞു, എങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞു. അഗ്നിവിഷയം അത് കഴിഞ്ഞിട്ടോ, ഹന്തത്തെ ഇതം പ്രവക്ഷ്യാമി ഗുഹ്യം ബ്രഹ്മ സനാതനം യഥാച മരണം പ്രാപ്യ ആത്മാഭവതി ഗൗതമ. ഇത് അഗ്നിവിദ്യയെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഇത് പിന്നെ രണ്ടാമത്തെ അധ്യായത്തിലാ പറയുന്നു? ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ അവിടെ അന്യത്ര ധർമാത് അന്യത്ര അധർമാതെന്നു എല്ലാം പരമാത്മാവിനെ കുറിച്ചെല്ലാം പറഞ്ഞു, ബ്രഹ്മതത്വത്തെ കുറിച്ച് പറഞ്ഞു. അതാണ് നേരത്തെ ഒന്നാം അധ്യായത്തിലാണ് ഇത് വന്നത്, അന്യത്ര ധർമാത് അന്യത്ര അധർമാതെന്നും മറ്റും. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് രണ്ടാം അധ്യായത്തിലാണ് ഈ വിഷയം പറയുന്നത്. എന്താണ് ഹന്ത ഇതം പ്രവിശ്യ, നീ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, മരണശേഷം എന്ത് സംഭവിക്കുന്നു? ഉണ്ടെന്ന് ചിലർ പറയുന്നു, ഇല്ലെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് അവസാനം പറയുന്നു പ്രധാനമായ കാര്യങ്ങളല്ല. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? അറിവില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോ അറിവില്ലായ്മയ്ക്ക് കൊണ്ട് ചോദിക്കുമ്പോൾ അറിവില്ലായ്മയ്ക്ക് അനുസരിച്ച് മറുപടി പറഞ്ഞാൽ പോരല്ലോ. അപ്പം മറുപടി പറയുന്ന ആള് ശിഷ്യന്റെ അറിവില്ലായ്മയെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അറിവില്ലായ്മയ്ക്ക് അനുസരിച്ച് മറുപടി പറഞ്ഞാൽ പോരെ. ആദ്യം തന്നെ എന്ത് ചെയ്തു? ജായതേ മൃയദേവ കഥാച്ച് എന്നിങ്ങനെ തത്വം മുമ്പ് തന്നെ അങ്ങ് പറഞ്ഞു. മരണത്തിന് ശേഷം എന്താണ് എന്ന് ചോദിച്ച ഒരാളുടെ അടുത്ത് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നല്ല പറഞ്ഞത്, മരണമേ ഇല്ല, അതാണ് തത്വം. മരണമേ ഇല്ലെങ്കിൽ പിന്നെ മരണത്തിന് ശേഷം എന്ത്, മരണത്തിന് മുമ്പെന്ത്, ജനിക്കുന്നതിന് മുമ്പെന്ത്, ഇതെല്ലാം എന്തിനു ചിന്തിക്കണം? തത്വത്തെ പറഞ്ഞു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നീട് ഇത് പറയുന്നു. എന്താണ് ഹന്തത്തെ ഇതം പ്രവക്ഷ്യാമി? ശരി, ശരിനോട് പറയാം, ഗുഹ്യം ബ്രഹ്മ സനാതനമായിരിക്കുന്ന രഹസ്യമായി അത് പറയുന്നു. എന്തുകൊണ്ടാ അത്? അന്യത്ര ധർമ്മം അന്യത്ര അധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്, ഗൂഢമാണത്. എന്നാലും പറയാം, അത് ആ തത്വത്തെ പറഞ്ഞതിന് ശേഷം പറയുന്നു, യഥാർത്ഥ മരണം പ്രാപ്തി ആത്മാഭവതി. അപ്പോ ഇനി ശിഷ്യ ബുദ്ധിയെ അംഗീകരിച്ചുകൊണ്ട് ആത്മാവിന് അല്ലെങ്കിൽ തനിക്ക് മരണമുണ്ട് ജനനമുണ്ട് എന്നെല്ലാം കരുതുന്ന ആ ബുദ്ധി അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്. അത് പരമാർത്ഥമല്ല, പക്ഷെ അങ്ങനെ ഒരാൾ വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ പറയുന്നു, മരണം പ്രാപ്യ ആത്മാ, മരണത്തിന് ശേഷം ആത്മാവിനെന്ത് സംഭവിക്കുന്നു? അപ്പോൾ നചികേതസ് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ശരീരത്തിൽ നിന്നും വേറിട്ടൊരു ആത്മാവ് ആത്മാവിനെന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചില്ല, മനുഷ്യനെന്ത് സംഭവിക്കുന്നു എന്നാ ചോദിച്ചു മരണത്തിന് ശേഷം. അവിടെ ഒന്നുകൂടി അതിനെ വിശദീകരിച്ചു, മനുഷ്യനെന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ ഉദ്ദേശിച്ചല്ല, ശരീരത്തിൽ നിന്നും ഭിന്നമായൊരു ആത്മാവുണ്ട്, ആത്മാവിനെന്ത് സംഭവിക്കുന്നു എന്നാണ്. അതുണ്ടോ ഇല്ലയോ, ശരീരത്തിനെന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ അഗ്നി സംസ്കാരത്തിന് വിധേയമാകുമ്പോൾ പിന്നെ അവിടെ എന്താ ശേഷിക്കുന്നു? അതിനെ വിശദീകരിച്ച് പറയുന്നു, മരണശേഷം ആത്മാവുണ്ട്, അതിനെന്ത് സംഭവിക്കുന്നു? എന്താണ് യുവനി മന്യേ പ്രപദ്യന്തി ശരീരത്വായ ദേഹിന സ്ഥാണുമന്യേ അനുസംയന്തി യഥാകർമ്മ യഥാശ്രിതം. യഥാകർമ്മ ഒരുവന്റെ കർമ്മയും യഥാശ്രിതം ഒരുവന്റെ ഉപാസനയും അനുസരിച്ച് ചിലരെന്ത് ചെയ്യുന്നു, നല്ല ജന്മങ്ങളെ പ്രാപിക്കുന്നു. അതാണ് അന്യേ യോനിം പ്രപദ്യന്തേ ശരീരത്വായ ദേഹിനഹ. ഈ ജീവന്മാരെ, ഈ മനുഷ്യ അതിശരീരങ്ങളെ പ്രാപിക്കുന്നു. ഇനി മറ്റുള്ളവരാണെങ്കിലോ സ്ഥാവര ജന്മങ്ങളെ പ്രാപിക്കുന്നു, വൃക്ഷാദി ജന്മങ്ങളെ പ്രാപിക്കുന്നു. ഇതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പം മരണത്തിന് ശേഷം എന്താണെന്നുള്ള കാര്യം തത്വം പറഞ്ഞതിന് ശേഷം ഇതാണ് നീ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മരണത്തിന് മുമ്പ് എന്ത്, മരണത്തിന് ശേഷം എന്ത് എന്നൊന്നും അല്ല ചിന്തിക്കേണ്ടത്. തനിക്ക് ജനന മരണങ്ങളില്ല എന്നുള്ള തത്വത്തെ അറിയണം. അദ്വൈതത്തിൽ കാര്യങ്ങളെ പറയുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്, ആദ്യം തത്വത്തെ പറയും, ഇതാണ് പരമാർത്ഥം, ഇതാണ് വാസ്തവം. പിന്നെ അതൊരുവന് ബോധിക്കാൻ കഴിയില്ലെങ്കിൽ അവന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും, ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ജന്മങ്ങളെക്കുറിച്ചും. അതൊന്നും പരമാർത്ഥമല്ല, അജ്ഞന്റെ ബുദ്ധിയെ സമാനപ്പെടുത്താൻ വേണ്ടി മാത്രം. ഇത് വ്യവഹിതം ജീവവിഷയം. വ്യവഹിതമായെന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് ചോദിച്ചത് അതിന് നേരിട്ട് മറുപടി പറയാതെ തത്വത്തെ പറഞ്ഞ് അതിനുശേഷം, അതാണ് വ്യവഹിതം എന്ന് പറയുന്നത്. പരമാർത്ഥത്തിൽ എന്താണോ അറിയേണ്ടത് അതിനെ പറഞ്ഞിട്ട് അവിടെ മറയതാണ്. ജീവനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം ജീവപ്രതിപാദനത്തിന് ബ്രഹ്മപ്രതിപാദനം കൊണ്ടൊരു മറയുണ്ടായി. ശ്രുതിയിലെ ക്രമത്തിന് മറയാണ്. ഒന്നാം അധ്യായത്തിൽ ബ്രഹ്മപ്രതിപാദനം, രണ്ടാം അധ്യായത്തിൽ ജീവപ്രതിപാദനം. അപ്പോൾ ചോദ്യമനുസരിച്ച് ആദ്യം ആണിത് പറയേണ്ടത്, യോനിമന്യേ പ്രപദ്ധി എന്നൊന്ന്. അത് അവസാനം പറഞ്ഞു. അപ്പോൾ ആ ചോദ്യം അനുസരിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു വ്യവധാനം വന്നു, മറ വന്നു. എന്തുകൊണ്ട് ആദ്യം പറയേണ്ട, അവസാനം പറഞ്ഞു. അപ്പം ആദ്യം എന്ത് ചെയ്തു, തത്വത്തെക്കുറിച്ച് പറഞ്ഞു. അക്കാര്യം ഇവിടെ എടുത്ത് പറയുകയാണ് ഭാഷ്യക്കാരൻ. തത്വത്തെ പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ ചോദിക്കുന്ന ശിഷ്യൻ പല അബദ്ധങ്ങളും ചോദിക്കും, പഠിത്തങ്ങളും ചോദിക്കും. അപ്പോൾ വിഡ്ഢിത്തത്തിനനുസരിച്ച് മറുപടി പറയുകയല്ല, എന്താണ് ശരിയെന്നുള്ള ആദ്യം പറയുന്നു. ബോധ്യപ്പെടുന്നില്ലെങ്കിൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് ആ ചോദ്യത്തിനനുസരിച്ചൊരു മറുപടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജനിക്കുന്നു മരിക്കുന്നു. അല്ലാതെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ജനനമോ മരണമോ പുനർജന്മമോ ഇതൊന്നും ബോധിപ്പിക്കുകയല്ല എൻ്റെ ആവശ്യം. പ്രത്യേകിച്ചും അപ്രസക്തങ്ങളായ വിഷയങ്ങളാണ്, മന്ദബുദ്ധികൾക്ക് വേണ്ടി ഉള്ള വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് വിവഹിതമായ ജീവവിഷയം പറഞ്ഞത്. നജ്ജായതേ മ്രീ ദേവാവിദ്യ ഇത്യാദി ബഹുപ്രപഞ്ചം പരമാത്മവിഷയം. അപ്പോൾ അങ്ങനെ തത്വത്തെ പറഞ്ഞതിന് ശേഷം അല്പം ചില കാര്യങ്ങൾ ജീവനെ സംബന്ധിച്ച് പറഞ്ഞു. എന്നുവെച്ചാൽ ശിഷ്യന്റെ ജീവബോധത്തെ അംഗീകരിച്ചു കൊണ്ടു. എന്നാൽ ഇവിടെ എന്താണ്, നജ്ജായതേ മ്രീ ദേവാവിപശ്യൻ നയം എന്ന് തുടങ്ങി തുടർന്നങ്ങോട്ട് പറയുന്നതിൻ്റെ എന്താണ്, പരമാത്മവിഷയമായിട്ടാണ്. അത് മുമ്പ് പറഞ്ഞു അത് തന്നെ. ഒന്നാം അധ്യായത്തിൽ തന്നെ അത് പറഞ്ഞു, രണ്ടാം മല്ലി തന്നെ പറഞ്ഞു, നജായതേ മ്രീതേ എന്നുള്ള ഇത്യാദി ബഹുപ്രപഞ്ചം, വളരെയധികം പരമാത്മവിഷയം. അപ്പം മൊത്തം ഉപനിഷത്ത് നോക്കിക്കഴിഞ്ഞാൽ ശിഷ്യന്റെ മന്ദബുദ്ധിക്ക് അനുസരിച്ച് സമാധാനം പറയുന്ന വളരെ ചെറിയ ഭാഗങ്ങളേ ഉള്ളൂ. കൂടുതലും പറഞ്ഞിരിക്കുന്നതെല്ലാം എന്താണ്, തത്വത്തെ, പരമാത്മാവിനെ സംബന്ധിച്ചാണ്. അതല്ലാതെ ഇവിടെ പ്രധാനം പോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നാണ്. ആണ് നൈവം പ്രധാന വിഷയ പ്രശ്നമൊക്കെ. അതുകൊണ്ട് ഇവിടെ പ്രധാനത്തെ സംബന്ധിച്ചൊരു ചോദ്യമില്ല, അതിനെ സംബന്ധിച്ച് മറുപടിയും ഇല്ല. അതുകൊണ്ട് അശബ്ദം, അസ്പർശം, അരൂപം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് സംഖ്യന്മാർ പറയുന്ന പോലെ പ്രധാനമല്ല, അവർക്കും പറയാം. കാരണം പ്രധാനം എന്ന് പറയുന്ന സാമ്യാവസ്ഥയിൽ ഉറുപരസാദികളൊന്നും അവിടെ പ്രകടമാകുന്നില്ല, സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥയാണ്. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇവിടെ ചോദ്യവും സമാധാനവും ഉത്തരവും ഒന്നും അതിനോട് യോജിക്കുന്നില്ല എന്നാണ്. അപൃഷ്ടത്വച്ച അനുപന്യസനീയത്വം തസ്യ. ചോദിച്ചില്ലെങ്കിൽ ആ കാര്യം പിന്നെ എന്തിനു വിശദീകരിക്കണം? ചോദിക്കാത്ത കാര്യം വിശദീകരിക്കത്തില്ല. അപൃഷ്ടമാണ് പ്രധാനമെന്ന് പറയുന്ന വിഷയം. അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല. അപൃഷ്ടത്വ അനുപന്യസനീയത്വം, അതിനെക്കുറിച്ചുള്ള ഒരു ഉപന്യാസം ഇവിടെ ഇല്ല എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊരു വിശദീകരണം ഇവിടെ ഇല്ല. ഇവിടെ കുറുവശ പറയുന്നു അത്ര ആഹാ. ഇവിടെ പറയുന്നത് എന്താണ്? യോയം ആത്മവിഷയ പ്രശ്നവും യേയം പ്രേതേ വിചികിത്സ മനുഷ്യസ്ഥിതി ഹിം സയേവം അയം അന്യത്ര ധർമാതന്യത്ര എന്നതി പുനര് അനുകൃഷ്യത. ഇവിടെ അന്യത്ര ധർമാത് അന്യത്ര അധർമാതെന്ന് പറഞ്ഞിട്ട് എത്തത് പശ്യസി തത്പഥ വീണ്ടും നരികേസ് ചോദിക്കുകയാണ്. ധർമാധർമ്മങ്ങൾക്ക് കൃതാകൃതങ്ങൾക്ക് ഭൂതഭാവികൾക്ക് ഉപരിയായി എന്താണോ ഉള്ളത് അതെന്നെ ഉപദേശിക്കുന്നതാണ്. ആദ്യം ചോദിച്ച എന്താണ്? മരണശേഷമുള്ള കാര്യം ഉപദേശിക്കുക. ഇവിടെയാണ് പൂർവക്ഷി ചോദിക്കുന്നത് യോയം ആത്മവിഷയ പ്രശ്നം. ആദ്യം ആത്മവിഷയമായ ചോദ്യം എന്ന് വെച്ചാൽ ജീവവിഷയമായിട്ടുള്ള ചോദ്യം എന്താണ്? ഏയം പ്രേത്യ വിചികിത്സ മനുഷ്യ അസ്ഥിതി മരണശേഷം എന്താണെന്നുള്ളത്. കിം സയവായും ആ അതേ ചോദ്യം തന്നെയാണ്, അതേ ജീവവിഷയമായ പ്രശ്നമാണ് വീണ്ടും ചോദിക്കുന്നത്. എങ്ങനെ ധർമ്മത്ര ധർമാതന്യത്ര അധർമാതെന്ന് ചോദിക്കുന്നത് അത് തന്നെയാണോ? ജീവവിഷയമായ പ്രശ്നമാണ് വീണ്ടും ചോദിക്കുന്നത്. ഇത് പുനർ അനുകർഷ്യത ആ ചോദ്യം തന്നെ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണോ? കിം വാ അതോ തതോ അന്വയം അപൂർവ പ്രശ്ന ഉത്ഥാപി അതോ മുമ്പ് ചോദിക്കാത്ത ഒരു ചോദ്യം, ജീവവിഷയമല്ല മറ്റൊരു പുതിയൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. പശ്ചൻ ഉത്ഥാപീരി എന്തിനു വേണ്ടി ഇങ്ങനെ പറയുന്നത്? ഇവിടെ പ്രധാനത്തെക്കുറിച്ചൊരു ചോദ്യമുണ്ട്, അതിന് സമാധാനമുണ്ടെന്ന് സമർത്ഥിക്കാം. ഇവിടെ രണ്ട് ചോദ്യം ചോദിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. നചികേസ് രണ്ട് ചോദ്യം ചോദിച്ചു, ഒന്ന് മരണശേഷമുള്ള കാര്യം, മറ്റൊന്ന് ധർമാധർമ്മങ്ങൾക്കുപരിയായിട്ടുള്ള കാര്യം. ഈ രണ്ട് ചോദ്യം ഒന്നാണോ എന്നാണ് ചോദിക്കുന്നത്. കിം ചാത അതുകൊണ്ടെന്താ സിദ്ധാന്തി പൂർവക്ഷിയോട് ചോദിക്കുന്നത്? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു? രണ്ട് ചോദ്യമാണ്, ഒരു ചോദ്യമാണ്, ഇതൊക്കെ എന്തിനായി ഇത് ചോദിക്കുന്നതെന്ന് ആ ചോദ്യത്തിനെ ആക്ഷേപിച്ച് ചോദിക്കുന്നു സിദ്ധാന്തി. കിം ചാത പറയുന്നു കാര്യമുണ്ട്, എന്താണ്? സ്വയവായം പ്രശ്നം പുനർ അനുകർഷ്യതയിരിയുച്ചേത ദയോരാത്മവിഷയോഹോ പ്രശ്നയോഹോ ഏകതാപത്തേ അഗ്നിവിഷയ ആത്മവിഷയോ പ്രശ്നം ഇത്യതോ ന വക്തവ്യം ത്രയാണാം പ്രശ്ന ഉപന്യാസം ഇതി പറയുന്നത്. ശരി, ആദ്യം ജീവവിഷയമായൊരു ചോദ്യം ചോദിച്ചു, അതേ ചോദ്യമാണ് രണ്ടാമത് അന്യത്ര ധർമാത് അന്യത്ര അധർമാത് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ മൂന്ന് ചോദ്യമില്ല, രണ്ട് ചോദ്യമേ ഉള്ളൂ. അപ്പോ ഏതൊക്കെ? ഒന്ന് അഗ്നിയെ സംബന്ധിച്ച്, മറ്റൊന്ന് ആത്മാവിനെ സംബന്ധിച്ച്. അപ്പോ നേരത്തെ ഭാഷകാരം പറഞ്ഞാൽ ഇവിടെ മൂന്ന് ചോദ്യം ഉണ്ടെന്ന്, അത് ശരിയല്ല എന്നാണ്. സജീവായും പ്രശ്നം പുനർ അനുകർഷ്യത. ഒന്നാമത്തെ ചോദ്യമാണ്, രണ്ടാമത്തെ ചോദ്യം ആ ചോദ്യത്തിൽ തന്നെ വീണ്ടും അനുകർഷണം ചെയ്യുകയാണ്, ആവർത്തി ചോദിക്കുകയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ദയോരാത്മവിഷയോ പ്രശ്നയോഹോ ഈ രണ്ട് ചോദ്യങ്ങളും ആത്മാവിനെ സംബന്ധിച്ചുള്ള ഈ രണ്ട് ചോദ്യങ്ങളും ഏകതാപത്തെ അത് രണ്ടും ഒന്നാവും. അഗ്നിവിഷയ ആത്മവിഷയ ദുവയോ പ്രശ്നവും. അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ, ഒന്ന് അഗ്നിയെ സംബന്ധിച്ച്, മറ്റൊന്ന് ആത്മാവിനെ സംബന്ധിച്ച്. ഇത്യതോ ന വക്തവ്യം, അതുകൊണ്ട് ത്രയാണാം പ്രശ്ന ഉപന്യാസവും മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറയാൻ പാടില്ല എന്ന് നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞതിനെ ചോദ്യം ചെയ്യുകയാണ്. അത് അന്യോയം അപൂർവ പ്രശ്നം ഉത്ഥാപ്യ അല്ല, ഇനി പറയുകയാണ് വീണ്ടും ഒരു പുതിയ ചോദ്യം ചോദിച്ചു, ധർമാധർമ്മങ്ങൾക്കുപരിയായിട്ടുള്ള തത്വത്തെ സംബന്ധിച്ചൊരു പുതിയ ചോദ്യം ചോദിച്ചു എന്ന് പറയുകയാണെങ്കിൽ പൂർവക്ഷി ചോദിക്കുകയാണ്, തതോ യഥൈവ വരദാനം വ്യതിരേകേണ പ്രശ്നകൽപ്പനായാം അദോഷ ഇവം പ്രശ്നം വ്യതിരേകേണ വി പ്രധാന ഉപന്യാസ കൽപ്പനായാം അദോഷ. അങ്ങനെ കൽപ്പിക്കുകയാണെങ്കിൽ എന്താണോ വരം, നിങ്ങൾക്ക് വരം തരാമെന്ന് പറഞ്ഞു, വരത്തിനനുസരിച്ച് സമാധാനം കൊടുത്തു, വരത്തിനനുസരിച്ച് ചോദ്യം ചോദിച്ചു, അതിന് സമാധാനം പറഞ്ഞു. അപ്പോ അതിൽ ഉൾപ്പെടാത്ത ഒരു ചോദ്യം ചോദിച്ചു എന്ന് വരും. കാരണം വരദാനം അനുസരിച്ച് എന്താണ് മൂന്ന് ചോദ്യം, ഒന്ന് പിതാവിന്റെ സൗമനസ്യം, രണ്ട് അഗ്നിവിദ്യ, മൂന്ന് ആത്മവിദ്യ മരണശേഷമുള്ള കാര്യം. ഈ മൂന്ന് ചോദ്യവും അതിന് സമാധാനവും വരം അനുസരിച്ചിട്ടാണെങ്കിൽ, അതല്ല ഒരു ചോദ്യം കൂടെ ചോദിച്ചു എന്ന് പറയുകയാണെങ്കിൽ, വരദാനം വ്യതിരേകയാണ് വരദാനം കൂടാതെ പ്രശ്നകൽപ്പനായാം അന്യത്വധർമാത് എന്ന് പറയുന്നിടത്ത് ഒരു പുതിയ ചോദ്യം നജീകരിച്ച് ചോദിച്ചു എന്ന് പറയുകയാണെങ്കിൽ അദോഷയവം പ്രശ്നം വിതരികയാണ് പ്രധാന വിന്യാസങ്ങൾ. അങ്ങനെയാണെങ്കിൽ ചോദിക്കാതെ തന്നെ ഇവിടെ പ്രധാനത്തെയാണ് വിശദീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലും ദോഷമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ സിദ്ധാന്തി പറഞ്ഞത് പ്രധാനത്തെ സംബന്ധിച്ച് ഇവിടെ ഒരു ചോദ്യമേ ഇല്ല, അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അരൂപം അസ്പർശം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് പ്രധാനത്തെ സംബന്ധിച്ചല്ലെന്നാണ്. അപ്പോൾ ഗുരുപക്ഷി പറയുന്നു അങ്ങനെ ചോദിച്ചില്ല അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയണ്ട, എന്തുകൊണ്ട് ഇവിടെ ഒരു ചോദ്യം അധികം ചോദിച്ചില്ലേ, അങ്ങനെ ഒരു ചോദ്യം അധികം ചോദിക്കാമെന്നുണ്ടെങ്കിൽ ചോദിക്കാതെ സമാനം പറയാം. ചോദിക്കാതെ ഇവിടെ പ്രധാനത്തെ ഉപദേശിച്ചിരിക്കുന്നു എന്ന് എന്തുകൊണ്ട് കരുതി കൂടാന്നാണ്. അദോഷ ഏവം പ്രശ്നം വ്യതിരകേണാവി, ചോദിക്കാതെ തന്നെ പ്രധാന ഉപന്യാസകല്പനായ അദോഷ ഇവിടെ പ്രധാനത്തെ ഉപദേശിച്ചു എന്ന് കൽപ്പിക്കുന്നതിൽ ദോഷമൊന്നുമില്ല. അദോഷ സ്യാദിതി അത്ര ഉച്ചതി സിദ്ധാന്തം പറയുന്നു. നൈവം വയമിഹ വരപ്രധാനം വ്യതിരേകേണ പ്രശ്നം കഞ്ചിത് കൽപ്പയാമഹ പറയുന്നു, ഞങ്ങൾ അങ്ങനെ പുതിയ ചോദ്യം ഇവിടെ ചോദിച്ചു എന്ന് സ്വീകരിക്കുന്നില്ല. വരദാനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചോദ്യം ചോദിച്ചായിട്ട് ഞങ്ങൾ തരാറുന്നില്ല. എന്നുവെച്ചാൽ മൂന്ന് വരങ്ങളാണ്, മൂന്ന് ചോദ്യത്തിനുള്ള മൂന്ന് വരങ്ങൾ. അതല്ലാതെ പുതിയൊരു ചോദ്യം ചോദിച്ചത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. സിദ്ധാന്തം കിഞ്ചിത് കൽപ്പയാമഹ വാക്യ ഉപക്രമ സാമർഥ്യ വാക്യ ആരംഭ സാമർഥ്യം കൊണ്ട് എങ്ങനെ അത് വിശദീകരിക്കുന്നു. വരദാന ഉപക്രമാഹി മൃത്യു നജികേത് സംവാദ രൂപ വാക്യപ്രവൃത്തി ആ സമാപ്തി കഠവല്ലീന ലക്ഷ്യത. കാരണം ഒരു വരം എന്നുള്ള ഇവിടെ മൂന്ന് ദിവസം ചെന്ന് കാത്തിരുന്ന് അതിൽ തുഷ്ടനായിരുന്ന തുഷ്ടനായ ആ യമദേവൻ വരം കൊടുത്തു. ഇങ്ങനെയാണ് ഇത് ആരംഭിക്കുന്നത്. ഈ വരത്തെ തുടർന്നുള്ള ചർച്ചകളാണ് ഇവിടെ മുഴുവൻ നടക്കുന്നത്. വരം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യവും സമാധാനങ്ങളും എല്ലാം. അതാണ് വരപ്രധാന ഉപക്രമ വരപ്രധാനത്തെ തുടങ്ങി മൃത്യു നചികേത സംവാദം മൃത്യുവിൻ്റെയും നചികേതത്തിൻ്റെയും സംവാദമാകുന്ന വാക്യപ്രവൃത്തി ആ സമാപ്തി തുടക്കം മുതൽ അവസാനം വരെ കഠവല്ലി നാം ലക്ഷ്യതേ കഠവല്ലികളിൽ ഇതാണ് കാണുന്നത്. മൃത്യു കില നചികേതസേ പിത്ര പ്രഹിതായ അത്രയും വരാൻ പ്രതു. മൃത്യു എന്ത് ചെയ്തു അതിനൊക്കെ വിശദീകരിക്കുന്നു. മൃത്യു നചികേതസിന് എങ്ങനെയുള്ള നചികേതസു പിത്ര പ്രഹിതായ പിതാവ് പറഞ്ഞയച്ചവൻ ആ എന്നാ നീ പൊക്കോ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് പിതാവിനാൽ പറഞ്ഞയക്കപ്പെട്ടവനായ ആ നചികേതസിന് ത്രീൻ വരാൻ മൂന്ന് വരങ്ങളെ കൊടുത്തു. നചികേതാകില കേശാം പ്രഥമേന വരേണ പ്രഥു സൗമനസ്യം വബ്രേ. ആദ്യത്തെ വരമായിട്ട് പിതാവിന്റെ സൗമനസ്യത്തെ സ്വീകരിച്ചു ഒന്നാമത്തെ വരം. ദ്വിതീയേന അഗ്നിവിദ്യ രണ്ടാമത്തതുകൊണ്ട് അഗ്നിവിദ്യ തൃതീയേന ആത്മവിദ്യ മൂന്നാമത്തതുകൊണ്ട് ആത്മവിദ്യ. ഇതാണ് മൂന്ന് വരം. ഇതല്ലാതെ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചോദ്യങ്ങളില്ല, സമാധാനമില്ല. ഏയം പ്രേതയിതി വരാണാമേഷ വരസ്തൃതീയഹൈതി ലിംഗ. പിന്നെ എന്താണ് ഏയം പ്രേതയ എന്ന് പറയുന്ന ചോദ്യത്തിൽ പറയുന്നു ഇതാണ് മൂന്നാമത്തെ വരം എന്ന് പറയുന്നു. ഇതങ്ങ് എന്നെ ഉപദേശിക്കണം, ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്ന മൂന്നാമത്തെ വരം എന്ന് നജികേസ് പറയുന്നുണ്ട്. ഇവിടെ മൂന്ന് ചോദ്യമേ ഉള്ളൂ. തത്ര യദ്യ അന്യത്ര ധർമാദിത്യ അന്യമായ അപൂർവ പ്രശ്നപദ്ധത്യത തതോ വരപ്രധാനം വ്യതിരേകീണാഭി പ്രശ്നകല്പന വാക്യം ബാധ്യത. അപ്പോ അല്ല ഇവിടെ പറയുകയാണ് പൂർവക്ഷി എന്താണ് അന്യത്ര ധർമാദ് എന്ന് പറയുന്നുണ്ട്. പുതിയൊരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞല്ലോ വരാണാം യേശ വര തൃതീയ എന്ന് നദികേസ് എന്ന് പറഞ്ഞല്ലോ ഇതാ മൂന്നാമത്തെ വരം ഇതാണ് എന്ന. അതിൽ നിന്നും നജികേസ് മൂന്ന് ചോദ്യമേ ചോദിക്കുന്നുള്ളൂ എന്ന് വരുന്നു. ഇതാണ് മൂന്നാമത്തെ വരമായി ഞാൻ ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ പിന്നെ നജികേസിന് ചോദ്യം ചോദിക്കാൻ അവകാശമില്ല. പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മൂന്നാമത്തെ ചോദ്യം തന്നെയാണ്, അല്ല പുതിയ ചോദ്യമുണ്ട്, അതിൻ്റെ വിശദീകരണമാണ്. എന്നുവെച്ചാൽ പുതിയൊരു വിഷയത്തെ സംബന്ധിച്ച് അവിടെ ചോദിക്കുന്നില്ല. തുടർന്ന് ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിലും വരാണാം ഏഷ വര തൃതീയ എന്ന് പറഞ്ഞതിന് ശേഷം ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിലും അത് ആത്മവിഷയമായ ചോദ്യമാണ്, പ്രധാനത്തെ സംബന്ധിച്ചുള്ള ചോദ്യം അല്ല. അതുകൊണ്ട് പ്രധാനത്തെ സംബന്ധിച്ച് ഇവിടെ ചോദിച്ചിട്ടില്ല, ചോദിക്കാതെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. തത്ര അന്യത്ര ധർമാദിത്യ അന്വയം അപൂർവ പ്രശ്ന, ഇതൊരു പുതിയ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഉത്ഥാപ്യത തതോ വരപ്രധാനം വ്യതിരേകീണാവി, അതുകൊണ്ട് വരം യമദേവൻ കൊടുത്ത വരം കൂടാതെ തന്നെ പ്രശ്നകൽപ്പന പുതിയൊരു ചോദ്യം ചോദിച്ചു എന്ന് കൽപ്പിക്കുകയാണെങ്കിൽ വാക്യം ബാധ്യത. വരാണാമേഷ വരതൃതീയ എന്ന് പറയുന്ന ആ വാക്യത്തിന് വിരോധം വരും, അത് വരാൻ പാടില്ല. സിദ്ധാന്തി പറയുന്നു അതിന് പ്രഷ്ടവ്യ ഭേദാ അപൂർവയും പ്രശ്നവും ഭവിത അർഹതി പറയുന്നു. അല്ല, ഇത് ഒരു ഇവിടെ ചോദിക്കുന്ന എന്താണ്? നേരത്തെ ചോദിച്ചത് മരിച്ചതിന് ശേഷം എന്താണെന്നാണ്, ഇവിടെ അതല്ല, ധർമാധർമ്മങ്ങൾക്കുപരി എന്താണെന്നാണ്. അപ്പോൾ ഇത് നേരത്തെ ചോദിച്ച വിഷയം അല്ല ചോദിക്കുന്നതെന്നാണ്. ഇവിടെ പുതിയൊരു വിഷയം ചോദിക്കുകയാണ് പൂർവക്ഷം പറയുന്നു. അതുകൊണ്ട് ഇത് പുതിയൊരു ചോദ്യമാണ് പൂർവക്ഷം. അതിന് പ്രഷ്ടവ്യ ഭേദാ ചോദ്യത്തിന്റെ വിഷയത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ട് അപൂർവായും പ്രശ്നം, ഇതൊരു പുതിയ ചോദ്യമാണ് എന്ന് വന്നാലോ ഭവിതുർഹതി പൂർവഹി പ്രശ്നോ ജീവവിഷയ ഏയം പ്രേതേ വിചികിത്സ. അത് വിശദീകരിക്കുന്നു പൂർവക്ഷി. മുമ്പൊരു ചോദ്യം ചോദിച്ചത് ജീവനെ സംബന്ധിച്ചാണ്, മനുഷ്യ അസ്ഥി ന അസ്ഥിതി വിചികിത്സ അവിധാന. അതവിടെ വിചികിത്സ സംശയത്തെക്കുറിച്ച് പറയുന്നു, എന്താണ് മരിച്ചതിന് ശേഷം ഉണ്ടോ ഇല്ലയോ എന്ന്. അതൊരു ചോദ്യം. പിന്നെയോ ജീവസ്വധർമാദി ഗോചരത്വാ അന്യത്ര ധർമാതി പ്രശ്നം അർഹതി. അന്യത്ര ധർമാതെന്ന് പറയുന്നത് ജീവനെ സംബന്ധിച്ച് ചോദിക്കാൻ വഴിയില്ല. എന്തുകൊണ്ട്? ജീവൻ ധർമ്മത്തിനൊന്നും ഉപരിയായ സാധനമല്ല. അതുകൊണ്ട് ആദ്യം ചോദിച്ചത് മരണശേഷം എന്തെന്ന് ചോദിച്ച് ജീവനെ സംബന്ധിച്ചാണ് പൂർവക്ഷി പറയുന്നത്. അന്യത്ര ധർമാതെന്ന് ചോദിക്കുന്നത് ജീവനെ സംബന്ധിച്ചല്ല, കാരണം ജീവനെ അങ്ങനെ ചോദിക്കാൻ കഴിയത്തില്ല. ജീവൻ ധർമാധർമ്മങ്ങൾക്ക് അധീനമാണ്, അതിനുപരിയല്ല. എന്നുവെച്ചാൽ സിദ്ധാന്തിയെ പൂർവക്ഷിക്കൊണ്ട് സിദ്ധാന്തം പറയുകയാണ്. സിദ്ധാന്തത്തിലേക്ക് അടുത്തടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചർച്ച. പ്രാജ്ഞസ്തു ധർമാദ്യതീതത്വാദ് അന്യത്ര ധർമാതി പ്രശ്നം അർഹതി. ഇതൊക്കെ ഇതിനകത്തെല്ലാം പൂർവക്ഷ രൂപത്തിൽ സിദ്ധാന്തം പൂർവക്ഷി കൊണ്ട് പറയുകയാണ്. പ്രാജ്ഞനാണെങ്കിലോ ധർമാദി അതീതത്വ ധർമാധർമ്മങ്ങൾക്ക് അതീതനാണ്, അതുകൊണ്ട് അന്യത്രം ധർമ്മെന്ന് പറയുന്ന ചോദ്യത്തിന് അർഹമാണ്. പ്രശ്നഛായാച്ച എന്ന സമാന ലക്ഷ്യം, അതുമല്ല ചോദ്യത്തിൻ്റെ ഒരു സാദൃശ്യവുമില്ല. ആദ്യം മരണാനന്തരം ഇവിടെ ധർമ്മ ഉപരി, പ്രശ്നത്തിലൊരു സമാനതയില്ല, സാദൃശ്യമില്ല. പൂർവ അസ്തിത്വ നാസ്തിത്വ വിഷയത്വ മുമ്പ് ചോദിച്ച എന്തിനെ സംബന്ധിച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. ഉത്തരസ്യ പിന്നുള്ളതോ ധർമാദ്യതീതസ്യ. അപ്പൊ ചോദ്യം ഒരുപോലെ അല്ലല്ലോ. അതീത വസ്തു വിഷയത്വ, രണ്ടാമത്തത് ധർമാദി അതീതമായ വസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ പ്രശ്നത്തിൽ സാദൃശ്യമില്ല, ചോദ്യത്തിൽ സാദൃശ്യമില്ല. പൂർവക്ഷി പറയുന്നതുകൊണ്ട് ഇതൊരു പുതിയ ചോദ്യമാണ്. തസ്മാ പ്രത്യഭിജ്ഞ അന അഭാവാത് പ്രശ്നം ചെയ്ത്, അതുകൊണ്ട് രണ്ട് ചോദ്യവും ഒന്ന് തന്നെ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട്, പ്രത്യഭിജ്ഞ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നഭേദം ഇവിടെ രണ്ട് ചോദ്യമാണ്. ന പൂർവസൈവ ഉത്തരത്ര അനുകർഷണം, ആദ്യത്തെ ചോദ്യത്തെ അല്ല രണ്ടാമത് പറയുന്നത്. ഇത് ചെയ്ത് ഇത്രയും പൂർവക്ഷം. അടുത്ത സിദ്ധാന്തം പറയുന്നു ന ഇത്. ഈ സിദ്ധാന്തം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വളച്ചു കെട്ടിയൊരു ചർച്ച. പൂർവക്ഷിയെ ചോദ്യത്തിലൂടെ ഉത്തരത്തിൽ കൊണ്ടെത്തിക്കണം സ്വയം തന്നെ. അതിനുവേണ്ടി അതിനെ കുറേശ്ശെ അംഗീകരിച്ചും നിഷേധിച്ചും അവർ പറയുന്ന ചില ഭാഗങ്ങൾ അംഗീകരിക്കും, ചില ഭാഗങ്ങൾ നിഷേധിക്കും, എന്നിട്ട് അവസാനം സിദ്ധാന്തം പറയുന്നു. എങ്ങനെ? ജീവപ്രാജ്ഞരേഖത്വ അഭ്യുമാ, ഇതാണ് സിദ്ധാന്തം. എന്താണ് ഈ ചോദ്യം? ഇവിടെ രണ്ടല്ല ഒന്ന് തന്നെ. എന്തുകൊണ്ട്? കേൾക്കുന്നവർക്ക് തോന്നുന്നു ആദ്യം മരണത്തിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചു, രണ്ടാമത് ധർമാധർമ്മങ്ങൾക്ക് ഉപരിയായ തത്വത്തെക്കുറിച്ച് ചോദിച്ചു എന്ന് ചോദിച്ചു. ആദ്യം ജീവനെ കുറിച്ച് ചോദിച്ചു, രണ്ടാമത് പ്രാജ്ഞനെ കുറിച്ച് ചോദിച്ചു എന്ന് സംശയിച്ചു. പക്ഷെ ഇത് രണ്ടും ഒന്നിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട്? ജീവപ്രാജ്ഞോ രേഖത്വ അഭ്യുമാ, ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ജീവനും പ്രാജ്ഞനും ഒന്ന് തന്നെ. ഈ പറഞ്ഞ ജനന മരണങ്ങൾ ആർക്കാണോ എന്ന് ചോദിച്ച ആ ജീവനും ധർമാദികൾക്കുപരിയായിരിക്കുന്ന പ്രാജ്ഞനും ഇവിടെ ഒന്ന് തന്നെ. ഭവേത് പ്രശ്നവ്യഭേദാത് പ്രശ്നഭേദോ യദ്യ അന്യോജീവ പ്രാജ്ഞസ്യ. നിങ്ങൾ ഇതുവരെ ചോദിച്ചതെല്ലാം ശരിയാവും. എന്താണ് വിഷയം വേറെയാണ്, ചോദ്യം വേറെയാണ്, ഇതൊക്കെ ശരിയാകുമായിരുന്നു എങ്ങനെയാണെങ്കിൽ ജീവനും പ്രാജ്ഞനും വേറെ ആയിരുന്നു എങ്കിൽ. പക്ഷെ ഇവിടെ ജീവനും പ്രാജ്ഞനും ഒന്ന് തന്നെ. നമ്മളിവിടെ ഒരു ചോദ്യം തന്നെ അനുഭവേ പ്രശ്നവ്യഭേദാത് പ്രശ്നഭേദോ യദ്യന്യോ ജീവ പ്രാജ്ഞസ്യ. ഇത് പറയണം, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ എടുത്തിട്ട് ഇത്രയും ചോദ്യങ്ങളും സമാധാനങ്ങളും എല്ലാം പറയുന്നത്. സിദ്ധാന്തിക്ക് ഈ കാര്യം വെളിപ്പെടുത്താനാണ്. നതു അന്യത്വം അസ്ഥി, ജീവനിൽ പ്രാജ്ഞനിൽ നിന്നും അന്യത്വമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. നതു അന്യത്വം അസ്ഥി തത്വമസി ഇത്യാദി ശ്രുത്യന്തരേഭ്യ. അത് ആ ഏകത്വത്തെ പറയുമ്പോൾ എല്ലായിടത്തും ഇത് പറയുന്നതാണ് തത്വമസി. അത് ഉപദേശിച്ചിരിക്കുന്നു ജീവനും പ്രാജ്ഞനും ഒന്നു തന്നെയാണ്. ഇഹച അന്യത്ര ധർമാദിത്യസ്യ പ്രശ്നസ്യ പ്രതിവേദനം ന ജായതേ മ്രേ ദേവാ വിവസ്യതി ജന്മ മരണ പ്രതിഷേധേന പ്രതിപാദ്യമാനം ശരീര പരമേശ്വരയോർ ശാരീര പരമേശ്വരയോർ അഭേദം ദർശിച്ചത്. ഇവിടെ എന്താണ്, ഈ ജീവൻ എന്ന് പറയുന്നത് പരമേശ്വരനാണ് എന്നുള്ള ബോധം ചോദ്യകർത്താവിനില്ല. അപ്പോൾ പരമേശ്വരനാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ പരമേശ്വരന് ജന്മമുണ്ടോ മരണമുണ്ടോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കത്തില്ല. പക്ഷെ അതറിയുന്നില്ല എന്ന് പറഞ്ഞാൽ പരമേശ്വരനിൽ നിന്നും അന്യമായിട്ടാണ് ജീവനെ അറിയുന്നത്. അങ്ങനെ ജീവനെ അറിയുന്നത് കൊണ്ടാണ് ജീവൻ മരിക്കുന്നതായും ജനിക്കുന്നതായും അറിയുന്നത്. അങ്ങനെ മരിക്കുകയും ജനിക്കുകയും ചെയ്യുന്ന ജീവനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് ആദ്യം ചോദിച്ചത്. അത് അക്കാര്യത്തിൽ വിവാദമുള്ളതുകൊണ്ട് ചോദിച്ചു. മരിക്കുകയും ജനിക്കുകയും ചെയ്യും എന്നറിഞ്ഞാൽ പിന്നെ ചോദിക്കണ്ടല്ലോ. പക്ഷെ വിവാദമുണ്ടാകാന്ന് പറഞ്ഞത് ചിലർ പറയുന്നു മരണശേഷം വീണ്ടും ജനിക്കുന്നു, ചിലർ അത് പറയുന്നില്ല. അങ്ങനെ സംശയം വന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. അതാണ് യുജ അന്യത്ര ധർമാദിത്യസ്യ പ്രശ്നസ്യ പ്രതിവചനം. ഇവിടെ എന്താണ്, ധർമാധർമ്മങ്ങൾക്കുപരിയായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ പറയുന്നു നജ്ജായതേ മ്രേ ദേവാ വിവസ്യത് നായം പ്രഭുവന കസ്യത്. അവിടെ പറയുന്നു ചോദ്യം ഇങ്ങനെ ചോദിച്ചു മരണശേഷം എന്ത് എന്ന് ചോദിച്ചപ്പോൾ ആ മരണശേഷം വീണ്ടും ജനിക്കുന്നു എന്നല്ല പറഞ്ഞത്, ആദ്യം അത് പറഞ്ഞു, പിന്നീട് അത് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്, ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല. അപ്പം അതാണ് തത്വം, അതാണ് ഗ്രഹിക്കേണ്ടത്. അല്ലാതെ മരണശേഷം പിന്നെ ജനിക്കുന്നുണ്ടോ അതിനൂടെ യാതൊരു പ്രാധാന്യമില്ല. ജനിക്കാത്ത ഒന്നിൻ്റെ മരണശേഷത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് ചോദിക്കുന്നതിലെന്താണ്, ഇപ്പോൾ പുനർജന്മമുണ്ടോ എന്നാണ് ചോദ്യത്തിൻ്റെ താല്പര്യം. സമാനം എന്താ പറയുന്നത്, ജന്മം ഉണ്ടായിട്ട് വേണ്ടേ പുനർജന്മം, ജന്മമേ ഇല്ല എന്ന ജായത. അതാണ് ആദ്യം അതിനെ തന്നെ പറഞ്ഞത്, ജനനമേ ഇല്ല പിന്നെങ്ങനെ പുനർജന്മം, മരിച്ചതിന് ശേഷം എന്തായിത്തീരും, ജനിച്ചിട്ടില്ലല്ലോ പിന്നെയല്ലേ മരിക്കും, പിന്നെയല്ലേ മരിച്ചതിന് ശേഷം എന്താണെന്ന് ചിന്തിക്കാൻ പറ്റും. ഇത് തത്വം, ആ തത്വത്തെയാണ് ശ്രുതി ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ തത്വത്തെ ബോധിക്കുന്നതിന് ഒരുവന് കൽപ്പില്ലെങ്കിലോ. അതുകൊണ്ടാണ് ഇത് എല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുകയാണ്, ആ മരിച്ചാൽ പിന്നെ കർമ്മം അനുസരിച്ച് ജനിക്കും. തികച്ചും അപ്രസക്തമായ ഒരു കാര്യമാണ്. ഒരു മൂർഖന് ആ മൂർഖബുദ്ധിക്ക് എന്ന് വെച്ചാൽ മൂഢബുദ്ധിക്ക് സമാധാനം പറയുന്നു എന്നേ ഉള്ളൂ, അതിന് യാതൊരു കാര്യം ഇവിടെയില്ല. അണിഹച്ച അന്യത്ര ധർമാദിത്യസ്യ പ്രശ്നസ്യ പ്രചോദനം, ഈ ചോദ്യത്തിന് സമാധാനം പറഞ്ഞു എന്നാൽ ജായതേ മ്രീതേ വാവി പശ്യത്. ഒരിക്കലും ആത്മാവിന് ജനന മരണങ്ങളില്ല, ഇതാണ് തത്വമായി ഗ്രഹിക്കേണ്ടത്. ഈ തത്വത്തെ ഗ്രഹിക്കാൻ പറയുകയാണ് പുനർജന്മം ഉണ്ടെന്ന് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ട്? ജന്മമേ നിഷേധിച്ച സ്ഥിതിക്ക് പിന്നെ പുനർജന്മം ഉണ്ടെന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അത് തികച്ചും അസംബന്ധമാണ്, അങ്ങനെയൊന്നുമില്ല. ഇതാണ് ഗ്രഹിക്കേണ്ടത്. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞതോ, അത് എൻ്റെ മൂഢബുദ്ധിക്ക് തത്വത്തെ ഗ്രഹിക്കാൻ വയ്യെങ്കിൽ അതെങ്കിലും ഗ്രഹിക്കുക, അത്രയേ ഉള്ളൂ. മരണശേഷം വീണ്ടും ഒരു ജന്മമുണ്ടെന്നറിഞ്ഞ ഈ ജന്മത്തിൽ മരണശേഷ ജന്മമുണ്ടെന്ന് മാത്രമല്ല സ്വർഗവും നരകങ്ങളും ഉണ്ടെന്നെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ ഒരുത്തൻ ഭയത്തോടുകൂടി, ഈശ്വര ഭയത്തോടുകൂടി ജീവിക്കും, ധർമ്മത്തെ അനുഷ്ഠിക്കും, അതെല്ലാം ചെയ്യും. ഇതൊക്കെയാണ് അതിൻ്റെ പ്രയോജനം. അതിനൊന്നും വേറെ, അതിനപ്പുറം അതിന് തത്വമൊന്നുമില്ല. പിന്നെ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ആ മരണ ഇത് അവസാനിക്കുന്നില്ല, ഇതിന് ശേഷം ഒരു ജന്മം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം വരും. അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നല്ല ജന്മങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമാധാനം വരും. അപ്പോൾ ഇവിടെ നല്ല പ്രവൃത്തികൾ ചെയ്യും നല്ല ജന്മത്തിന് വേണ്ടി. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ സമാധാനം വരേണ്ടത്, തത്വത്തെ അറിഞ്ഞിട്ടാണ് സമാധാനം വേണ്ടെങ്കിൽ വരേണ്ടത്, അതുകൊണ്ടാണ്. അല്ലാതെ തത്വമല്ലാത്ത കാര്യങ്ങളെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു കാര്യം ബോധിപ്പിക്കുന്നില്ല. ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒന്നും ബോധിപ്പിക്കുന്നില്ല. പിന്നെ ശരി, തത്വമല്ലാതെ ബോധിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അവിടെയാണ് പുനർജന്മത്തിൻ്റെ ആവശ്യം വരുന്നത്. പരമാർത്ഥമല്ലാതെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ, മൂഢന്മാരുടെ ബുദ്ധിക്ക് അനുസരിച്ച് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പരമാർത്ഥത്തിൽ അതില്ല. അപ്പം മരിച്ചതിന് ശേഷം എന്തെങ്കിലും സംഭവിക്കുമെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചാലും ഇരുന്നിട്ട് കാര്യമില്ല, അത് വെറും മൂഢതയാണ്. ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ചു. ആണ് അന്യത്ര ധർമാദിത്യസ്യ പ്രശ്നസ്യ പ്രതിവചനം എന്താണ്? നജായതേയം മ്രിയദേവപദ വിഭശ്ചിത്. ഇത് ജന്മമരണ പ്രതിഷേധേന, ജന്മമരണങ്ങളെ നിഷേധിച്ചുകൊണ്ട് പ്രതിപാദ്യമാനം പ്രതിപാദിക്കുന്ന എന്താണ്? ശരീര പരമേശ്വരയോരഭേദം. അവിടെ ശരീര ജീവന്റെയും പരമേശ്വരന്റെയും അഭേദത്തെ കാണിക്കുകയാണ്. ഇവിടെ ഒരു തത്വമേ ഉള്ളൂ. ആ തത്വത്തിൽ ജനനം എവിടെ, മരണം എവിടെ, രണ്ടും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ജനിച്ചിട്ടാണല്ലോ ഇപ്പൊ ഇവിടെ ഒന്ന് ഇതൊക്കെ ചോദിക്കുന്നു, നീ ജനിച്ചിട്ടില്ല. അതുകൊണ്ട് പറയുന്നു, എന്തുകൊണ്ട്? നീ പരമാർത്ഥ തത്വമാണ്. അല്ല, എന്റെ അനുഭവം അതാണല്ലോ. അതിന്റെ മൂഢതയാണ്, മൂഢമായ അനുഭവമാണ്. അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അതിനും മരുന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത്. നീ പരമാർത്ഥ തത്വമാണ്, അതിനാണ് മുമ്പ് പറഞ്ഞ തത്വമസി. അതാണ് ബോധിക്കേണ്ടത്. മറ്റത് ബോധിക്കാൻ യമദേവന്റെ ആവശ്യമുണ്ടല്ലോ. സതിഹി പ്രസംഗേ പ്രതിഷേധോ ഭാഗി ഭവതി പറയും. അങ്ങനെ ഒരു അവസരം എവിടെയാണോ, നിഷേധം വരുന്ന എവിടെ, നിഷേധിക്കാനൊരു അവസരം വരുമ്പോൾ. അപ്പോ ചോദിക്കുന്നു, ഇതാണ് പരമാർത്ഥം, ഇതാണ് സത്യം, ജനനവും മരണവും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനാ അതിനെ നിഷേധിക്കുന്ന ജനന മരണങ്ങളെ? അപ്പോൾ ഉണ്ടായിട്ടല്ലേ നിഷേധിക്കുന്നത്? ഇല്ലാത്തതിനെ എന്തിനും നിഷേധിക്കണം? ജനനമേ മരണമേ ഇല്ല, പിന്നെ എന്തിനും നിഷേധിക്കണം എന്നാ ജായതയും പറയും. സത്യം എന്താണ്? ജനന മരണം ഇല്ലെന്നാണല്ലോ സത്യം. ജനന മരണങ്ങളുടെ ഇല്ലായ്മയാണ് സത്യമെങ്കിൽ പിന്നെ ഏത് ജനന മരണങ്ങളെ നിഷേധിച്ചു? നിഷേധിക്കാനെന്തിരിക്കുന്നു? അത് പറയും നിഷേധിക്കാൻ. നിഷേധിക്കുന്ന എന്താണ്? നിന്റെ മൂഢബുദ്ധിയാണ്. വാസ്തവത്തിലുള്ള ജനന മരണങ്ങളെ അല്ല. ജനനവും മരണവും ഉണ്ട്, അതിനെ നിഷേധിക്കല്ല. ഉണ്ടെങ്കിൽ നിഷേധിക്കാൻ പറ്റില്ല. നിഷേധിച്ചുകൊണ്ട് ഉള്ള ഒരു വസ്തുവിനെ നിഷേധിച്ചുകൊണ്ട് ഇല്ലാതാകത്തില്ല. നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കുകൊണ്ട് നിഷേധിക്കുക, ബുദ്ധി കൊണ്ട് നിഷേധിക്കുക, അതാണ്. ഇല്ല എന്ന് പറയുക, ഇല്ല എന്നറിയുക. എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തു ഞാൻ ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ടോ ഇല്ല എന്നറിഞ്ഞതുകൊണ്ടോ ഇതില്ലാതാകുന്നില്ല, ഇത് പറന്നു പോകത്തില്ല. എന്തുകൊണ്ട്? ഇത് വാസ്തവമാണ്, എന്നെ സംബന്ധിച്ച് ഇതിപ്പോൾ വാസ്തവമാണ്. അപ്പോൾ ഇവിടെ അതല്ല. ഇവിടെ ജനന മരണങ്ങളില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? എൻ്റെ മൂഢബുദ്ധിയിൽ ജനന മരണങ്ങൾ നീ അനുഭവിക്കുന്നു, അതിനെ നിഷേധിക്കുകയാണ്. മൂഢതയെ നിഷേധിക്കുകയാണ്. ജനന മരണങ്ങൾ ഇല്ല, അല്ലാതെ വാസ്തവത്തിലുള്ള ജനന മരണങ്ങളെ നിഷേധിക്കുകയല്ല. അതുകൊണ്ട് പറയുന്നു, സതി പ്രസംഗേ പ്രതിഷേധോ ഭാഗ്യഭൂതി. നിഷേധിക്കണമെങ്കിൽ പ്രാപ്തമാവണം ഏതെങ്കിലും തരം. വാസ്തവത്തിൽ പ്രാപ്തമായിട്ട് നിഷേധിക്കുകയല്ല, ഇത് കാല്പനികമായി പ്രാപ്തമാകുന്നു എന്നിട്ട് നിഷേധിക്കുന്നു. പ്രസംഗേ സതി പ്രതിഷേധോ ഭാഗി ഭാഗവാക്കാവുന്നു പറയുന്നു, അത് സംഗതമാകുന്നു എന്നാണ്. പ്രസംഗസ്യ ജനനമരണയോഹോ ശരീര സംസ്പർശ ശാരീരസ്യ ഭവതി ന പരമേശ്വരസ്യ പറയുന്നു. ഇവിടെ എങ്ങനെ ജനന മരണങ്ങളുടെ പ്രാപ്തി വരുന്നു, പ്രസംഗം പ്രാപ്തി, അത് ശരീര സംസ്പർശ ശരീര താതാത്മ്യം കൊണ്ട്. ഇവിടെ ചോദ്യം ചോദിക്കുന്നു, ഈ ശരീരത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ എന്ന് തന്നെ ധരിച്ചിരിക്കുന്നു, ശരീര താതാത്മ്യത്തിൽ ഈ ശരീരത്തിൽ അഭിമാനിച്ച് ഞാനെന്ന് വിവഹരിക്കുന്നു, ഈ ശരീരത്തെക്കുറിച്ച്, ഈ ശരീര താതാത്മ്യത്തിലിരിക്കുന്ന തന്നെ കുറിച്ച് അവനറിയാം, ഞാൻ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ജനിച്ചവനാണ്, ഈ ജന്മം ഇത് ശാശ്വതമല്ല, ഞാൻ നാളെ നശിക്കും മരിക്കും. ഇങ്ങനെ സ്വയം തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ആണ് ശരീര താതാത്മ്യം എന്നുള്ള പറഞ്ഞു. ശരീര സംസ്പർശം, ശരീര അധ്യാസം, അതുകൊണ്ട് തന്നെ ജനന മരണങ്ങൾ പ്രാപ്തമാകുന്നു. അപ്പൊ ജനന മരണങ്ങൾ തന്നെ പ്രാപ്തമാകുക, ജനിക്കുക, മരിക്കുക എന്ന് പറയുന്നത് തന്റെ വെറും ഒരു മൂഢത എന്നുള്ളതല്ലാതെ അതിന് യാതൊരു സത്യവുമില്ല. ശരീര സംസ്പർശ ശാരീരസ്യ ഭവതി, അതുകൊണ്ട് താൻ എത്ര കാലം ഈ ജീവഭാവത്തിലിരിക്കുന്നു എന്ന് വെച്ചാൽ, എത്രകാലം താൻ ഈ മൂർഖതയിലിരിക്കുന്നു, എത്രകാലം താൻ ഈ അജ്ഞാനത്തിന് അധീനനായിരിക്കുന്നുവോ, എന്ത് ഈ ശരീര താതാത്മ്യത്തിന് അധീനനായിരിക്കുന്നുവോ, അത്രയും കാലം ഈ ജനന മരണങ്ങൾ തനിക്കുണ്ടാവും. മറിച്ച് തന്നെ പരമേശ്വരസ്യ, എപ്പോഴാണോ തൻ്റെ തത്വത്തെ ഗ്രഹിക്കുന്നത്, ഈ ശാരീരഭാവത്തെ വിട്ടിട്ട് പരമേശ്വരഭാവത്തെ ഗ്രഹിക്കുന്നത്, അവിടെ ജനന മരണങ്ങളില്ല. അപ്പം ജനന മരണങ്ങളെക്കുറിച്ചുള്ള ചിന്ത തികച്ചും അസംബന്ധമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം മരണശേഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, മരണശേഷത്തെക്കുറിച്ച് ഒരുവൻ ചിന്തിക്കുന്നു, അവന് തീർച്ചയായും മരണമുണ്ടാവും, ജനനവും ഉണ്ടാവും. ആരാണോ മരണശേഷത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്, തൻ്റെ പരമേശ്വരഭാവത്തെ അറിയുന്നത്, അവന് മരണമില്ല, അതാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ നജീകസ് ചോദിക്കുന്നു മരണശേഷം എന്തെന്ന്, ദേവൻ ഉപദേശിക്കുന്ന എന്താണ്, നിനക്ക് മരണമില്ല, രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് പറയുന്നത്. തഥാ, അതിനെ വിശദീകരിക്കാൻ വേണ്ടി പറയുന്നു, സ്വപ്നാന്തം ജാഗരിതാന്തം ചോഭു ഏനാനുപശ്യതി മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ ന ശോചതി ഇതി സ്വപ്ന ജാഗ്രത ദൃശോ ജീവസേവ മഹത്വ വിഭുത്വ വിശേഷണസ്യ മനനേന ശോകവിച്ഛേദം ദർശയുന്ന പ്രാജ്ഞാതന്യോ ജീവ ഇരി ദർശയതി. നമ്മുടെ പറഞ്ഞു അത് മനനം തുടർന്നു തത്വത്തെ ഉപദേശിച്ചു, ജായതേ മറിയത്തെ അന്യത്ര ധർമ്മ, അതെങ്ങനെ വിചാരം ചെയ്ത് ഗ്രഹിക്കണം, ഉപദേശത്തിൽ നിന്ന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ വിചാരം ചെയ്യണം, അതെങ്ങനെ വിചാരം ചെയ്ത് ഗ്രഹിക്കണം എന്നുള്ളതിന് ഇവിടെ എന്താ എടുക്കുന്നത്, ജാഗ്രത സ്വപ്നങ്ങളെ എടുക്കുന്നു. സ്വപ്നാന്തം, സ്വപ്നമധ്യം എന്ന് ഭാഷകാരൻ ഉപനിഷത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്ന സ്വപ്ന വിഷയങ്ങളെ. പിന്നെ ജാഗ്രതാന്തം എന്ന് പറയുന്നത് ജാഗ്രത മധ്യം, ജാഗ്രത വിഷയങ്ങളെ. അപ്പൊ ഈ സ്വപ്നത്തിലും ജാഗ്രതത്തിലും ഇവിടെ രണ്ടുമാണല്ലോ ജനനവും മരണവും ഉള്ളത്, സുഷുപ്തിയിലില്ല. ഇവിടെ രണ്ടിടത്തുമാണ് താൻ ജനനത്തെയും മരണത്തെയും അനുഭവിക്കുന്നു. ഇവിടെയാണ് ചോദ്യം വരുന്നത്, ഇവിടെയാണ് സമാധാനം വരുന്നത്. ഈ ജനന മരണങ്ങളിൽ ഈ ജന സ്വപ്ന വിഷയങ്ങളെ, ജാഗ്രത വിഷയങ്ങളെ, സ്വപ്ന അനുഭവങ്ങളെ, ജാഗ്രത അനുഭവങ്ങളെ, ഉപവയന അനുപസ്ഥിതി, ഇത് രണ്ടിനെയും ഏതൊരുവനാണോ കാണുന്നത്, എന്നുവെച്ചാൽ ഏതൊരുവനിലാണോ ഇത് രണ്ടും നിലനിൽക്കുന്നത്, സ്വപ്നവും ജാഗ്രത, സ്വപ്നവും ജാഗ്രതയോടെ നിൽക്കുന്നത് സുഷുപ്തിയിൽ, രണ്ടും അവിടെയാണ് നിലനിൽക്കുന്നത്, ആണ് ഏന അനുപശ്യതി, ഏതൊരുവനല്ലാണോ അത് നിലനിൽക്കുന്നത് സുഷുപ്തി എന്ന തുര്യനിൽ ആണ് അത് നിൽക്കുന്നത്. അവിടെയാണ് ജാഗ്രത സ്വപ്നങ്ങൾ മാറി മാറി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. ഏന അനുപശ്യതി, അവനാണ് ഇതിനെ കാണുന്നത്, അവനിലാണ് ആ തുര്യനിലാണ് സ്വപ്ന ജാഗ്രതകൾ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്നു, സ്വപ്നാന്തം ജാഗ്രതാന്തം എന്നുഭൂ അനുപശ്യതി മഹാന്തം. അവനാരാണ്? മഹാൻ ആണ്. വിഭു സർവവ്യാപകനാണ്. അവിടെ ജീവൻ പരനെന്ന് ഭേദിക്കാൻ കഴിയില്ല, ജീവന്മാരെന്ന് പരസ്പരം വിച്ഛേദിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആത്മാനം സ്വരൂപത്തെ, അങ്ങനെയുള്ള സ്വസ്വരൂപത്തെ നചികേശന ഉപദേശിക്കേണ്ട നീ അറിയണം. എവിടെയാണോ നിന്നെ ഈ ജാഗ്രത സ്വപ്നങ്ങൾ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും അധിഷ്ഠാനമായിരിക്കുന്നുണ്ടെങ്കിൽ ഈ ജാഗ്രത എന്ന് പറയുന്നു എന്ന കാലദേശങ്ങളെ കൊണ്ട് എത്ര വലുതാണ്, എത്ര വിപുലമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന് പ്രപഞ്ചം വിസ്തൃതമായി അനുഭവപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിൽ ആ പേര് വന്നത്, പ്രപഞ്ചം. അങ്ങനെ ഈ ജാഗ്രത സ്വപ്നങ്ങൾ, ഈ പ്രപഞ്ചങ്ങൾ ഏതൊന്നിലാണോ പ്രകടമായിരിക്കുന്നത്, ഏതൊരു തത്വത്തിലാണോ, അത് വിഭുവാണ്. വിഭുവായല്ലേ പറ്റൂ ഈ ജാഗ്രത മുഴുവൻ നിലനിർത്താം. അനാദിയായി അനാദി ജീവന്മാരിൽ അനന്തമായി സ്ഥിതി ചെയ്യുന്ന ഈ ജാഗ്രതകളെല്ലാം, അതിനെല്ലാം ഇരിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? അത് ഇതിനെയെല്ലാം ഉപരിയായിരിക്കും. അതുകൊണ്ട് പറയുന്നത് അത് വിഭുവാണ്. അങ്ങനെയുള്ള ആത്മാനന്ദന്റെ സ്വരൂപത്തെ മത്വ അറിഞ്ഞിട്ട് ധീരവനശോചതി, വിവേകിയായാൽ പിന്നെ നീ ദുഃഖിക്കുന്നില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ദുഃഖിക്കുന്നു എന്തിനെ കുറിച്ച്? മരണത്തെ കുറിച്ച്. മരിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും? എന്തുകൊണ്ടാണ് ഞാൻ ജനിച്ചത്? ഇനി മരണമുണ്ടോ? അതൊക്കെ തികച്ചും അസംബന്ധമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്തോളം കാലം ഗുരുവിന് ദുഃഖത്തിൽ നിന്ന് മോചനമില്ല, ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടെന്താണ്? മഹാന്തമായിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ അറിഞ്ഞ് ശോകനിവൃത്തി നശോചതീതി സ്വപ്ന ജാഗ്രത ദൃശ്യോ ജീവസീവ. സ്വപ്നത്തെയും ജാഗ്രതത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവൻ, കാരണം താനാണല്ലോ സ്വപ്നത്തെയും ജാഗ്രതയും കാണുന്നത്, ആ ജീവനെ മഹത്വ വിഭുത്വ വിശേഷണസ്യ. അപ്പോ തന്നെ കുറിച്ച് ചിന്തിക്കണം, തന്നെ എങ്ങനെ മഹാനാക്കി, തന്നെ എങ്ങനെ വിഭുവാക്കി എന്ന് ചിന്തിക്കണം. തനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ അർഹതയുണ്ടോ? ഞാൻ ഈ സ്വപ്നത്തിലേക്കും ജാഗ്രതത്തിലേക്കും മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ഇവിടെ രണ്ട് സ്ഥലത്തും സുഖദുഃഖങ്ങളും ജനന മരണങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു, എനിക്ക് എങ്ങനെ മഹത്താകാൻ പറ്റും, എങ്ങനെ ഞാൻ വിഭുവാകാം എന്ന് മനനം ചെയ്ത് ശോകവിച്ഛേദം ദൃശ്യം. അപ്പോൾ അവന് ബോധ്യം വരും, ആ ജീവൻ ഈ ജീവഭാവത്തിൽ ഇങ്ങനെ താൻ പരമേശ്വരനാണ്, അവിടെ തന്റെ ഈശ്വരഭാവത്തെയാണ് ശ്രുതി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനനം ചെയ്ത് ശോകവിച്ഛേദം. ആ ശോകവിച്ഛേദത്തെ കുറിച്ച് നീ വിശദമായി പറയും. ദർശയൻ, ദർശിപ്പിച്ചുകൊണ്ട് എന്താണ്? ന പ്രാജ്ഞാത അന്യോ ജീവേതി ദർശയതി. എന്നിട്ടിവിടെ പറയുന്നു, ഈ ജീവൻ പ്രാജ്ഞനിൽ നിന്നും അന്യമല്ല. ഇതിൽ കൂടുതൽ ഈ കാര്യത്തെ ശ്രുതിക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്നുവെച്ചാൽ ഈ ഒരൊറ്റ മന്ത്രത്തിൽ തന്നെ സ്വപ്നാന്തം ജാഗ്രതാന്തം ഉപൂയനാന പശ്യതി എന്ന് പറയുന്നിടത്ത് തന്നെ ഇവിടെ പരമാവധി തത്വത്തെ പറഞ്ഞിരിക്കുകയാണ്. ജീവനെ സംബന്ധിച്ച് ജീവനെ വിചാരം ചെയ്യേണ്ട തത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ജീവൻ ആ വിചാരം ചെയ്ത് താൻ പരമാത്മാവിൽ നിന്നും അന്യനല്ല, അത് തന്നെ എന്ന് ബോധിക്കണമെന്നാണ്. അങ്ങനെ ദുഃഖത്തെ തരണം ചെയ്യുക. പറയുന്നു എന്തുകൊണ്ട്? പ്രാജ്ഞവിജ്ഞാനാധി ശോകവിച്ഛേദയിരി വേദാന്ത സിദ്ധാന്തം. അപ്പൊ ഈ ജീവവിജ്ഞാനം കൊണ്ട് ശോകവിച്ഛേദമില്ല. എന്തുകൊണ്ട്? ജീവനെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ജനിക്കുന്നു മരിക്കുന്നു. ഈ ജീവവിജ്ഞാനം കൊണ്ടൊരിക്കലും ശോകവിച്ഛേദം സംഭവിക്കത്തില്ല. മറിച്ചോ പ്രാജ്ഞവിജ്ഞാനാധി, പ്രാജ്ഞവിജ്ഞാനം കൊണ്ട്. ഈ പ്രാജ്ഞൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, വിശ്വൻ തേജസ്സൻ പ്രാജ്ഞൻ എന്നെല്ലാം നമ്മൾ പഠിപ്പിക്കുന്ന മൂർഖനായ പ്രാജ്ഞനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആ പ്രാജ്ഞൻ എന്താണ്? അജ്ഞാനത്തോടുകൂടിയിരിക്കുന്നവനാണ്, അതിനെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ പ്രാജ്ഞൻ ആരാണ്? അജ്ഞാനരഹിതനായിരിക്കുന്ന പരമാത്മസ്വരൂപനായിരിക്കുന്ന താൻ തന്നെയാണ് ഇവിടുത്തെ പ്രാജ്ഞൻ. ഏതൊരു പ്രാജ്ഞനാണോ ഈ മാറി മാറി ജാഗ്രത സുഷുപ്തിയും കടന്നു പോകുന്നത് ആ പ്രാജ്ഞൻ. ഏതൊന്നിന്റെ ജ്ഞാനം കൊണ്ടാണോ ഒരുവന് ദുഃഖമില്ലാതാകുന്നത് ആ പ്രാജ്ഞനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രാജ്ഞവിജ്ഞാനാധി ശോകവിച്ഛേദീതി വേദാന്ത സിദ്ധാന്തം എന്ന് വെച്ചാൽ ഉപനിഷത്തിന്റെ സിദ്ധാന്തം ഇതാണ്. ഉപനിഷത്തിനെ പലരും പലതരത്തിലും വ്യാഖ്യാനിക്കും, പക്ഷേ അന്ന് ഉപനിഷത്തിന്റെ സിദ്ധാന്തമല്ല. ഇവിടെ അതെല്ലാം പൂർവപക്ഷങ്ങളാണ്. തഥാഗ്രേ ഇനി പറയുന്നുണ്ട് എന്താണ്, യദേവേഹ തദമൂത്ര യദമൂത്ര തദനിഹ മൃത്യു സമൃത്യു ആപ്നോതി യൈഹ്യ നാനേവ പശ്യതി. അവിടെ പറയുന്നു എന്താണ്, തുടർന്നു യദേവ ഇഹ, ഈ ശരീരത്തെ എടുത്തിട്ട് ആദ്യം പറയാം ഈ ശരീരത്തിൽ ഏതെന്നാണോ സ്ഥിതി ചെയ്യുന്നത്, ഏതൊരു ചൈതന്യമാണോ സ്ഥിതി ചെയ്യുന്നത്, അതിനാണ് പ്രാജ്ഞനെന്ന് പറഞ്ഞത്. അത് ജാഗ്രതോ സ്വപ്നമോ സുഷുപ്തിയോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. എപ്പോഴും ഈ ശരീരത്തിൽ തുരിയനായി സ്ഥിതി ചെയ്യുന്നത് ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നുള്ള ഒരു ഭേദം കൂടാതെ സദാസമയവും ഇവിടെ സ്ഥിതി ചെയ്യുന്ന അതാണ്. ഇഹ ഈ ശരീരത്തിൽ യദൈവ തദമുത്ര, അത് തന്നെയാണ് സൂര്യനിലും ചന്ദ്രനിലും സർവത്ര സ്ഥിതി ചെയ്യുന്നത്, അതേ ചൈതന്യം തന്നെയാണ്. ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൈതന്യമാണ് അവിടെ ഇനി സ്ഥിതി ചെയ്യുന്ന. തൻ്റെ ഈ ശരീരത്തിൻ്റെ നാശത്തെക്കുറിച്ച് എന്തിനു ചിന്തിക്കണം, താൻ നശിക്കാതെ സൂര്യചന്ദ്രാദികളിലെല്ലാം ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെയാ തനിക്ക് നാശം അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നു. അതാണ് യദേവേഹ തദമുത്ര യദമുത്ര തദന്യഹ. തിരിച്ചും പറയുന്ന എന്താണ്, സൂര്യചന്ദ്രാദികളിലിരിക്കുന്ന ആ ചൈതന്യം അത് തന്നെയാണ് ഈ വ്യഷ്ടിയായ ശരീരത്തിലും ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഏകത്വത്തെ ബോധിപ്പിക്കുക, ഒന്നേ ഉള്ളൂ, ഒരേ ഒരു ചൈതന്യം മാത്രം. അതുകൊണ്ട് സമൃദ്ധിയും സമൃദ്ധിയും മൃത്യു സമൃദ്ധിയും ആത്മനോതി, അവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതറിയാത്തവൻ ജൈഹോ നാനിയോ പശ്യതി, നീ വേറെ ഞാൻ വേറെ, എന്നിലിരിക്കുന്ന ചൈതന്യം വേറെ, ഈശ്വരനിലിരിക്കുന്ന ചൈതന്യം വേറെ, താൻ വേറെ, ഈശ്വരൻ വേറെ, ഇതാണ് നാനാത്വ ബുദ്ധി. അങ്ങനെ ഒരു ബുദ്ധി വരാൻ പാടില്ല. അങ്ങനെ ഒരു ബുദ്ധിയെ മനുഷ്യൻ സൂക്ഷിക്കുന്നതിന് വേണ്ടി അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് സൂക്ഷിക്കുന്നത്. അവൻ്റെ ബോധമില്ലായ്മ കൊണ്ട് വിവരമില്ലായ്മ കൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിയെ സൂക്ഷിക്കുന്നത്. എങ്ങനെ ഞാൻ വേറെ, ഈശ്വരൻ വേറെ എന്നൊരു ബോധം, അങ്ങനെയൊന്നില്ല. പരമാർത്ഥത്തിൽ അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടാകത്തില്ല. വീണ്ടും എന്തിനെ സംരക്ഷിക്കണം എന്നോട് ചോദിക്കുന്നു. ഈശ്വരൻ വേറെ താൻ വേറെ എന്ന ബുദ്ധി പരമാർത്ഥമല്ലെങ്കിൽ അതിനെ സംരക്ഷിച്ചിട്ട് എന്താ പ്രയോജനം, എന്താ അതുകൊണ്ടെന്താ പ്രയോജനം വരുന്നത്, ആർക്കു വേണ്ടി അത് സംരക്ഷിക്കുന്നു? അത് മൃത്യുവിന് വേണ്ടി സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. മൃത്യു സമൃത്യും ആപ്നോതി, അവൻ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നു. അപ്പൊ ശ്രുതി അതിന് തയ്യാറല്ല, നമ്മൾ വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാണ്. നമുക്ക് നമ്മൾ വേറെ ആയിരിക്കണം, ഈശ്വരൻ വേറെ ആയിരിക്കണം, എന്നാലേ അമ്പലവും മണിയടിയും പൂജയും ദക്ഷിണയും വായുസും എല്ലാം നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. പക്ഷെ ശ്രുതി അതിനോട് യോജിക്കുന്നില്ല. ശ്രുതി എന്താ പറയുന്നത്, അത് മൃത്യുവിന് വേണ്ടിയിട്ടാണ്, മരണത്തിന് വേണ്ടിയിട്ടാണ് ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നത് എന്ന. ആ സത്യം സത്യം ചിലപ്പോൾ കടുത്തതായിപ്പോവും, നമ്മൾ സഹിച്ചേ പറ്റൂ. വേറെ വഴിയൊന്നുമില്ല. ശ്രുതി അങ്ങനെയാ പറയുന്നു. മൃത്യുവോ സമൃത്യും ആപ്നോതി, മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് അവൻ പോകുന്നു. യൈഹ നാനൈവ പശ്യതി, ഇവിടെ നാനാത്വത്തെ കാണുന്നവൻ, ഭേദത്തെ കാണുന്നവൻ എന്നാണ്. പക്ഷേ ഒരുത്തൻ മരിച്ചേ താൻ മരിച്ചേ അടങ്ങൂ എന്ന് വ്രതമെടുത്തിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലോ, ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും ശരി, അല്ല കുട്ടിയുടെ കഥ പറഞ്ഞ പോലെ എനിക്ക് ഇന്നലെ കിടക്കണമെന്ന് പറഞ്ഞ കഥ ഞാൻ പറഞ്ഞു കേട്ടിട്ട്, അങ്ങനെ പറഞ്ഞ് വാശിയിലിരിക്കുന്ന ഒരുവനോട് ഇത് പറഞ്ഞിട്ടൊരു ശ്രുതിയല്ല. ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞാലും കേൾക്കത്തില്ല, ഒരു പ്രയോജനമില്ല. അത് തന്നെ ശ്രുതി തന്നെ പറയുന്നു, ഏകം നാനയോ പശ്യതി, ആരാണോ ഇവിടെ നാനാത്വത്തെ കാണുന്നത്. ഇത് ജീവപ്രാജ്ഞ ഭേദദൃഷ്ടിം അവദതി, അതിനെ നിന്ദിക്കുന്നു, നിഷേധിക്കുന്നു. ജീവപ്രാജ്ഞ ഭേദദൃഷ്ടി, ജീവൻ പ്രാജ്ഞൻ പരമേശ്വരൻ രണ്ടെന്നുമുള്ള ഭേദദൃഷ്ടി ഇവിടെ ശ്രുതി നിന്ദിക്കുകയാണ്. അത് പാടില്ല. ശ്രുതി എത്ര കാലം കൊണ്ട് പറയാൻ തുടങ്ങി, ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങി, ധനാദി എന്നാ പറയുന്നത്. എന്നിട്ട് ഇത് ആരുൾക്കൊള്ളുന്നു, എത്ര പേർ ഉൾക്കൊള്ളുന്നു, ഇത് ഇനി ആരെങ്കിലും ഉൾക്കൊണ്ടാൽ തന്നെ പുറത്തു പറയാൻ പറ്റില്ല. പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതാരും അംഗീകരിക്കത്തില്ല, ആരും ഉൾക്കൊള്ളത്തില്ല. അതാണ് തത്വത്തിൻ്റെ സ്ഥിതി. പക്ഷേ ശ്രുതി എന്ത് ചെയ്യുന്നു? ജീവ പ്രാജ്ഞ ഭേദദൃഷ്ടിയെ നിഷേധിക്കുന്നു, നിന്ദിക്കുന്നു. തഥാ ജീവവിഷയസ്യ അസ്തിത്വ നാസ്തിത്വ പ്രശ്നസ്യ അനന്തരം അന്യം വരം നചികേതോ വിനീഷ ഇക്കാരഭ്യ അമർത്തിന തൈഹി തൈഹി കാമേഹി പ്രലോഭ്യമാനോപി നചികേത യഥാ നശാല തഥാന മൃത്യു അഭ്യുദയ നിശ്രയസ വിഭാഗ പ്രദർശനേന വിദ്യാവിദ്യ വിഭാഗ പ്രദർശനേന ച വിദ്യാഭീപ്സിതം നചികേത സമ്മന്യേ നത്വാ കാമാ ബഹവോ അലോലുപന്ത ഇതി പ്രശസ്യ പ്രശ്നമപി തദീയം പ്രശംസൻ യദുവാച തം ദുദർശം ഗൂഢം അനുപ്രവിഷ്ടം ഗുഹാഹിതം സഹ്വരിഷ്ഠം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകോ ജഹാതി ഇതി തേനാവേ ജീവപ്രാജ്ഞോരഭേദയവ ഇഹ വിവക്ഷത ഇതി ഗമ്യതേ. ഒരു നെടുങ്കൻ സെന്റൻസാണ്, അവിടം മുതൽ തുടങ്ങി അവിടം വരെ പോകുന്നുണ്ട്. ഈ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? ശങ്കരൻ പണ്ട് വീണ്ടും തങ്ങിയ തന്നെ എന്ന് പറഞ്ഞ പോലെ എത്രയൊക്കെ പറഞ്ഞാലും മനുഷ്യൻ തത്വത്തെ ഗ്രഹിക്കത്തില്ല. ഈ ജന്മത്തിൽ അത് വിധിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ട്? അതുകൊണ്ട് നമുക്കത് നിർത്താൻ വെറുതെ അതിന് സമയം കളയുന്നതിന് കാര്യത്തിലേക്ക് ഇട. ത്രയാണമേവ ഛ ഏവം സൂത്രത്തിൽ തന്നെ ഛ ഏവം ഉപന്യാസ പ്രശ്ന പ്രശ്നശ്ച പ്രശ്ന ച അതുപോലെ എന്നാൽ എനിക്ക് സമാധാനം വരും, നിങ്ങൾക്ക് ഇതല്ലെങ്കിലും സമാധാനം വരും. ഇതശ്ച എല്ലാം പറയണം, അറിയാവുന്നുള്ള എല്ലാവരും പറയണം. ഒന്ന് രണ്ടു പേരുണ്ട് പറയും, ബാക്കിയുള്ളവർ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ എന്നും പറഞ്ഞിരിക്കുകയും ചെയ്താൽ ശരിയാവില്ല. ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ബാക്കിയുള്ളവരുടെ ഉദ്ദേശം, താല്പര്യം, ലക്ഷ്യം എന്താണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പറയുന്നെങ്കിൽ എല്ലാവരും പറയും, ചില ശബ്ദങ്ങൾ മാത്രമേ ആവർത്തിച്ച് കേൾക്കുന്നുള്ളൂ. ചിലരിന് ഇതിനൊക്കെ അതീതരാണോ എനിക്കറിയത്തില്ല. ഇത് ആവർത്തിച്ചാലേ ഇത് മറക്കാതിരിക്കും. അങ്ങനെ മറക്കാതിരുന്നാലേ പിന്നീട് കാണുമ്പോൾ ഇത് ഓർക്കേണ്ട ആവശ്യം വരത്തില്ല. അതുകൊണ്ടാണ് അത് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ സൂത്രമൊന്നും ഓർക്കേണ്ട ആവശ്യം വരത്തില്ല. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുറച്ചു കാലം ഇത് ആവർത്തിക്കണം. പ്രധാനസ്യ അവ്യക്ത പ്രധാനസ്യ അവ്യക്ത ശബ്ദവാച്യത്വം ജ്ഞേയത്വം യസ്മാത് ത്രയാണമേവ പദാർത്ഥാനാം അഭിനജീവ പരമാത്മനാം അസ്മിൻ ഗ്രന്ഥേ കഠവല്യേഷു വരപ്രധാന സാമർഥ്യാത് വക്തവ്യതയാ ഉപന്യാസോ ദൃശ്യത്തേ. എന്തുകൊണ്ട് അത് ഓരോരോപ്രദപ്രദയമൊന്നില്ല, തരത്തിൽ അകാരമില്ല, ഭോഗോപൂർവ സീവിച്ചൊന്നുമില്ല. ഭോഗോപൂർവ സീവാശി വരുന്നില്ല. പരത്തില് ഇതായുണ്ട് ഉപന്യാസോ ദൃശ്യത ജപകട ദായുണ്ടല്ലോ. ഇവിടെ ഹസിച്ച് വന്ന് എന്തുകൊണ്ട് മറ്റു വന്നില്ലെന്നാ ചോദിച്ചു. ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് ഭൂവഗോഗപൂർവ്വ ശിവശി വന്നില്ല, അപവാദം അത് പറയണം. ആ ഉത്തരമാണ് കിട്ടേണ്ടത്. പശിച്ച അതിൻ്റെ അപവാദമാണ്, അതുകൊണ്ട് വന്നില്ല. അത് ഓർത്തു വയ്ക്കണം. പശിച്ചയുടെ പശിച്ച എന്ന് പറയുന്നത് ഭോഗഭാവ പ്രവശ്യ അല്ലെങ്കിൽ രണ്ടിൻ്റെയും നിമിത്തമില്ലേ. പരത്തിൽ ഇതായിരിക്കുമ്പോൾ എന്തുകൊണ്ട് അശല്യപ്പെട്ടാണ്? ദ പൂർവ്വത്തിൽ ആകിയിരിക്കുന്നു. എന്തുകൊണ്ടത് വന്നിട്ട് ഏകാരം ലോപിച്ചുകൂടാ? ഹരി സർവേഷാം നിത്യമായി ലോപിച്ചതും പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് ചിന്തിക്കണ്ടേ? അപ്പോൾ അത് അപവാദമാണ് എന്നറിയണം. ഇല്ലെങ്കിൽ അതെന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യത്തിന് സമാധാനം പറയാൻ കഴിയാതെ. എന്നാലേ ഇതിൽ സന്ധിയിൽ വ്യക്തത വരുത്തുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും കാലം പഠിച്ചതുപോലെ തന്നെ ആയിരിക്കും, വ്യത്യാസം വരത്തില്ല. ഇത് വ്യത്യാസം വരണം. തദ്വിഷയ ഏവ തദ്വിഷയേ ഏവ പിന്നെ ഏവ ച പ്രശ്ന നാതോ അന്യസ്യ പ്രശ്ന ഉപന്യാസോ അസ്തി. അവിടെ എല്ലാം വന്നിട്ടുണ്ട്. എന്താണ് അന്യസ്യ പ്രശ്ന എന്നിവിടുത്തെ ഏത് വന്നു? അന്യസ്യ അവിടെ അല്ല, നാതോ അന്യസ്യ അവിടെ പ്രശ്ന ഉപന്യാസം എന്നിടത്തോ ഇവിടെ പ്രശ്ന ഉപന്യാസം എന്നിടത്ത് ഭൂപുറുസി ഒന്ന് വേറെ ലോപിച്ചു. ഇവിടെ ഹസിജയ്ക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതോ ഒരു റപ്ലദാത അപ്ലൈ വരത്തില്ല. എന്തുകൊണ്ട് വരത്തിലായില്ല? അങ്ങനെ ഓരോന്നും വ്യക്തമായി മനസ്സിലാക്കും. ഉപന്യാസോ വാ എന്നിടത്തോ അവിടെ എന്തുകൊണ്ട് ഭോഗപുരുഷി വെച്ച് വന്നില്ല? അപവാദമായതുകൊണ്ട്. വാ അസ്ഥി സത്വം എന്നിടത്തോ ബാക്കി അപ്പൊ ആദ്യത്തെ ഏതത്വത്തെ ഇത്രമാത്രമേ പഠിച്ചു വെച്ചിട്ടുള്ളൂ എല്ലാവരും. സൂത്രം മൊത്തം പഠിച്ചു. ഏതത്വതോ സുലോ പകോ രനഞ്ഞ സമാസേ ഹലി ഇത്രയും അറിഞ്ഞിരിക്കണം. ഞാൻ ചോദിക്കുമ്പോൾ പറയാൻ വേണ്ടി ഏതത്വത്തെ ഇത്രയും പഠിച്ചു വെച്ചാൽ കാര്യം നടക്കത്തില്ല. സൂത്രം മുഴുവനായി അറിഞ്ഞിരിക്കണം. അഗ്നിസ്വർഗം അധ്യേഷി മൃത്യോ മൃത്യോ പ്രബ്രൂഹി എന്നുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? അവിടെ ഉണ്ടോ? ഏ അവിടെ നിങ്ങളുടെ സംശയിക്കാൻ ഒന്നും പറ്റത്തില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ എന്താണ് ഗുരോ എന്ന് പറയുന്ന പോലെ മൃത്യു ശബ്ദത്തിന്റെ സംബോധനയാണ്. മൃത്യു അവന് അവിടെ വേറെ ഒരു സന്ധിയും വരത്തില്ല. അങ്ങനെയുള്ളത് വിസർഗമില്ല. ഗുരു എന്ന് പറയുന്നിടത്ത് എന്താ വിസർഗമില്ല. അതുപോലെ മൃത്യു എന്ന് പറയുന്നിടത്ത് പിന്നെ സന്ധി വരത്തില്ല. കാരണം അവിടെ സു ലോപിച്ചു പോകും. സൂടെ ഇല്ല. ഇങ്ങനെ അവനെന്നിടത്ത് ശ്രദ്ധിക്കണം. പ്രബ്രൂഹിത്തം ശ്രദ്ധാനായ മഹ്യം അഗ്നി വിഷയ പ്രശ്ന വിചകിത്സ മനുഷ്യേ അസ്തി ഇതി അസ്തി ഇതി ഏകേ നയം അസ്തി ഇച്ച ഏകേ. അത് ശ്രുതി വാക്യമാണ്. ആ ശ്രുതി വാക്യത്തിലെല്ലാം ആ നിയമങ്ങളെല്ലാം എത്ര കർശനമായിട്ടാണ് പാലിച്ചിരിക്കുന്നത് എന്ന് നോക്കണം. അതുകൊണ്ട് സന്ധി വരേണ്ടടുത്ത് സന്ധി വരണമെന്നുള്ള നിർബന്ധമാണ്. നമ്മൾ എഴുതുമ്പോഴോ പറയുമ്പോഴോ ഒക്കെ സന്ധി ഇല്ലാതെ കാണുന്നുണ്ടെങ്കിൽ അത് ശരിയായ പ്രയോഗം അല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഹേതദ്വിദ്യാമനുശിഷ്ട ത്വയാ ഉം ഉം തീർന്നോ? അത് ഒരു വിധിസൂത്രമല്ല, സമയവോടെ വരുന്നു. അതറിഞ്ഞിരിക്കുന്നതാണ് അനുശിഷ്ടയ. ഇവിടെ എന്താണ് അനുശിഷ്ടസ് ത്വയാന്നിരിക്കുന്നിടത്ത് സ്തോശന അശു എന്തുകൊണ്ടൊന്നില്ല? തരത്തില് ശകാര ചവർഗമില്ല, തകാരമാണിരിക്കും. അതുകൊണ്ടത് വന്നു. അങ്ങനെ ചിന്തിക്കണം, എന്തുകൊണ്ട് മറ്റൊന്നും വന്നില്ല എന്നാലേ ഇത് ഉറക്കത്തുള്ളൂ. എന്ത് വന്നു എന്നറിഞ്ഞാൽ മാത്രം പോരാ, എന്തുകൊണ്ട് വന്നില്ല എന്നുകൂടെ ചിന്തിക്കണം. അഹം വരാണാമേഷ വരസ്തൃതീയ ആദ്യം അവർ പറഞ്ഞാലേ ഞാൻ അംഗീകരിക്കും. ഇത് ജീവവിഷയ പ്രശ്ന അന്യത്ര അന്യത്ര ധർമാത് അന്യത്ര അധർമാത് അന്യത്ര അസ്മാത് അന്യത്ര ഭൂതാച്ച ഭവിച്ച പശ്യതി തത്പര. ഇത് പരമാത്മവിഷയ പ്രതിവേദനമഭി ലോകാദിം അഗ്നിം തം ഉവാച തസ്മൈ തം ഉവാച. ഇവിടെ എന്ത് സന്ധി വന്നിരിക്കുന്നു? അവിടെ സന്ധി ഒന്നും വന്നിട്ടില്ല. ഊ കണ്ടോ, സംശയം തോന്നുന്നു. എന്താണ് വന്നിരിക്കുന്നത് നോക്കുക. അത് നമുക്ക് ശബ്ദത്തെ കുറിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഇഷ്ടകാ സീതാ ശബ്ദം പറയാണ്, സീതാഹ ഇഷ്ടകാഹ. അതിന് മുമ്പിൽ യാവ വരുമ്പോ യാഹ എന്ന് വരും ബഹുവനത്തിൽ. എത്ര ഇഷ്ടികകളാണോ ബഹുവനത്തിൽ വരും. അന്ന് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സന്ധി എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തായിരിക്കും? ശേഷി പിന്നെ യാ ഇഷ്ടക്ക യാവതി എന്നുള്ളടത്താണെങ്കിലോ ഹസിച്ച അവിടെ വിശേഷിച്ച് വരുന്ന ഹസിച്ച. എന്തുകൊണ്ട്? ആ പൂർവത്തിരിക്കുന്നുണ്ട്, യകാരം വരും. ഇവിടെയൊക്കെ സുബന്ധങ്ങളാണ് ഇതല്ല ശബ്ദങ്ങൾ. അവിടെ ശബ്ദത്തെ കുറിച്ച് കുറച്ചുകൂടെ പരിചയം വരുമ്പോഴേ അത് വ്യക്തമാവും. യഥാവ ഇതി അഗ്നി വിഷയം ഹന്തത്ത ഇതം ഹന്തത്തെ. ഹന്തത്ത ഇതം പ്രവക്ഷ്യാമി ഗുഹ്യം ബ്രഹ്മ സനാതനം യഥാച മരണം പ്രാപ്യ ആത്മാവതി ഗൗതമ യോനി മന്യേ പ്രബദ്ധ്യന്തി ശരീരത്വായ ദേഹിന സ്ഥാണു മന്യേ അനുസംയന്തി. ഇവിടെ ഒരു മന്ത്രം എന്താണ്? ഹന്ത അതിനു മുമ്പ് യോനി മന്യേ പ്രബദ്ധ്യന്തി ശരീരത്വായ ദേഹിന. അവിടെ എന്തുകൊണ്ടാണ് വിസർഗം വന്നത്? വിരാമം അവിടെ വന്നതുകൊണ്ട്. വിരാമചിഹ്നമാണ് അവിടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് അന്യേനു സംയന്തി യഥാകർമ്മ യഥാശ്രുതം ജീവവിഷയം ഇത്യാദി ബഹു പ്രപഞ്ചം ബ്രഹ്മവിഷയം നൈവം ഏവം പ്രധാന വിഷയ പ്രശ്നോസ്തി. പിന്നെ അപഷ്ടത്വാച്ച അനുപന്യസനീയത്വം അനുപന്യസനീയത്വം എന്താവുന്നത്? അപൃഷ്ടത്വാച്ച അനുപന്യസനീയത്വം അഗസമണ ദീർഘ തസീരി അത്ര ആഹ യോയം എല്ലാം പറഞ്ഞതിനെ ഞാൻ അംഗീകരിച്ചിട്ടുള്ളൂ, മറ്റേ അംഗീകരിച്ചിട്ടില്ല. യോയം ആത്മവിഷയ പ്രശ്ന ഏയം യായം പ്രേദേവി ചികിത്സ മനുഷ്യ അസ്ഥീതി മനുഷ്യ അസ്ഥിതി എന്നിടത്ത് അതേ ഉള്ളൂ, ബാക്കിയൊന്നും വരത്തില്ല. അതെന്താണ്? ഓ വരുന്നിടത്താണോ? അവിടെ ഭ്രമിച്ചു പോരുത്. ഓ വരുന്നിടത്താണ് അതെല്ലാം. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഏ. അവിടെ ഓ വരുന്ന എന്തുണ്ട്? ഊ ആണ് വിധിച്ചത്. ആ ഊ വന്നിട്ട് ഗുണം വന്ന് ഓ വരും. ഇവിടെ ഏ ആയിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഭ്രമം വന്നു പോരുത്. ഓ വരുന്നിടത്തെ രണ്ടിടത്തും വരുന്ന ഒരു സൂത്രം തുല്യമാണ്. ഏതാണ്? ഞങ്ങപ്പാണ്ടത്. പക്ഷെ അതിന് മുമ്പ് വരുന്നത് വേറെ വേറെയാണ്. സ ഏവ ആ സൂത്രം മുഴുവൻ ഒന്ന് പറഞ്ഞേ. അവസാനം എന്താ പറഞ്ഞത്? അവസാനം എന്താ പറഞ്ഞത്? ഇവിടെ എന്തുണ്ട് പരത്തില്? അത് കല്ലിരുന്നാലേ ആ സൂത്രം പ്രവർത്തിക്കും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന അബദ്ധം പറ്റരുത്. എന്തുകൊണ്ട്? കല്ല് പരത്തിൽ വേണം. ഇവിടെ കല്ലില്ല, പിന്നെ ഏത് പ്രവർത്തിക്കുമെന്ന് നോക്കണം. ഭോഗോ ഗുരുസി വശി വന്നു നവശകലസ്യാണ് വന്നിരിക്കുന്നത്. അത് അവിടെയും തെറ്റുപറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം സാധനം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ അത് എത്തരുത്. ഹല്ല് പരത്തിലുണ്ടോ എന്ന് നോക്കുന്നു. അന്യത്ര ധർമാ അന്യത്ര അധർമാതി പുനരനുപക്ഷതേ കിം വാ തതോ അന്യോ തതോ അന്യോ. തതസ് എന്ന് പറയുന്ന അഭിയമാണ് തത. ഇത് ഇവിടെയൊക്കെ സകാരം വരുന്നത് സുപ്പിലെ സകാരമല്ല, അവ്യയത്തിന്റെ സകാരമാണ്. പഞ്ചമിയ തസിൽ തശബ്ദത്തിൽ നിന്ന് തസിൽ പ്രത്യേകം വന്ന് തസ് എന്ന് പറയും. ആണ് തസ്, അത് പ്രത്യേകം അറിയുന്നു. ചിലടത്ത് അതിന്റെ ആവശ്യം വരും. സന്ധി നമ്മൾ പഠിച്ചത് തന്നെ അന്യോ അയം. കര കരവസാനിയോ ഒരു ഇല്ല. കാരണം ഓ എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം പരത്തിൽ കരില്ല. അങ്ങനെ വരത്തുള്ളൂ. ഒരു കാരണവശാലും കരു വരത്തില്ല. കാരണം അതിന് രണ്ടായി പിരിച്ച് കരും അശ്വും. അപ്പോ കരു വരുന്നിടത്ത് അശ്വിൽ അശ് വരുന്നിടത്ത് വരുന്ന കാര്യം, കരില് വരത്തില്ല. കരു വരുന്നിടത്ത് കാര്യം അശ്വിൽ വരത്തില്ല. നമ്മൾ അതാണ് തന്നെ രണ്ടായി പിരിച്ചിട്ട് തന്നെ പഠിച്ചത്. പിന്നെ ഒരു തരത്തിലൂടെ സംശയത്തിന് ഇടവരാൻ പാടില്ല. അത് ഓർത്തോളൂ. പ്രശ്ന ഉത്ഥാപ്യ പ്രശ്ന ഉത്ഥാപ്യ സന്ധി വരാതിരിക്കുന്നിടത്തെല്ലാം നമുക്ക് കണ്ണടച്ചുകൊണ്ട് പറയാം.